സ്മരിച്ചുകൊണ്ട് വരുന്ന സൂത്രം ആനന്ദമായ അധികരണം സൂത്രം 19 അത്ര ഉച്ചതേ തഥാസതി തദൈവ ബ്രഹ്മ ആനന്ദമയ ആത്മാവേവി തദൈവ ബ്രഹ്മ പുച്ഛം പ്രതിഷ്ഠാവേവ അസാമഞ്ജസ്യം സ്യാത്. ആനന്ദമയ അവയവത്യേനാപി ബ്രഹ്മണി വിജ്ഞായമാനേ ന പ്രകൃതോ ഹേതി ആനന്ദമയസ്യ ബ്രഹ്മത്വ. ആനന്ദമയം എന്ന് പറയുന്നതാണോ ബ്രഹ്മം, അതായത് ഇവിടുത്തെ തത്വം ആണ് ചോദ്യം. തത്വത്തെയാണോ ഗ്രഹിക്കേണ്ടത്? ആനന്ദമയത്തെ തത്വമായി ഗ്രഹിക്കണമോ? അല്ലെങ്കിൽ ശ്രുതിയിൽ ആനന്ദമയ ശബ്ദം കൊണ്ട് പരമാർത്ഥ തത്വത്തെ ഗ്രഹിക്കണമോ? അതുകൊണ്ടെന്താ ദോഷം? കാരണം ആനന്ദമയം ബ്രഹ്മമാണല്ലോ. അതിന് സമാനം പറഞ്ഞു, തഥാസതി തദൈവ ബ്രഹ്മാനന്ദമയ ആത്മാവയവി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തദൈവ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠാവയവ. ആനന്ദമയം അത് തന്നെ ബ്രഹ്മം എന്നെടുത്തു കഴിഞ്ഞാൽ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്നുള്ളത് അത് അതിന്റെ അവയവമായി സ്വീകരിക്കേണ്ടി വരും ബ്രഹ്മത്തെ. അതിൽ അത് യുക്തമല്ല, അസാമഞ്ജസ്യമുണ്ട്, സാമഞ്ജസ്യമില്ല, പൊരുത്തമില്ല. ആനന്ദമയം അതിനെ പരമമായ തത്വമായി എടുക്കുക, അത് കഴിഞ്ഞ് വന്ന ബ്രഹ്മത്തെ അതിന്റെ അവയവമായി എടുക്കുക, അതങ്ങനെ ശരിയാകും. അന്യതര പരിഗ്രഹത്തു യുക്ത, അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കണം. അന്യതരം എന്ന് വെച്ചാൽ രണ്ടെണ്ണം, ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠിക്കുക, അത്രയവ ബ്രഹ്മ നിർദ്ദേശ ആശ്രയിതം ബ്രഹ്മശബ്ദ സമയം. അതുകൊണ്ട് സിദ്ധാന്തം പറയും ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ ആനന്ദ ആത്മ. അത് കഴിഞ്ഞിട്ട് വന്ന വാക്യം ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്നുള്ളിടത്ത് ബ്രഹ്മശബ്ദം കൊണ്ട് ബ്രഹ്മതത്വത്തെ ഗ്രഹിക്കണം. അതായത് ഇവിടെ ഈ അധികരണം ആരംഭിക്കുന്ന ആനന്ദമയോ അഭ്യാസ എന്നാണ്. അപ്പൊ ആ സൂത്രം കേൾക്കുമ്പോൾ തോന്നുന്നത് ആനന്ദമയ ശബ്ദത്തെ ആശ്രയിച്ചുള്ള ഒരു ചർച്ചയാണ് എന്നാണ്. ഭാഷകാലം പറയുന്ന അതല്ല, ആനന്ദമയ ശബ്ദം വരുന്നുണ്ട്, അതിനെ കുറിച്ചുള്ള ചർച്ചയുണ്ടെങ്കിലും ഇവിടെ ശബ്ദം പൊതുവെ പറയുന്നതാണോ? ശ്രുതി വാക്യങ്ങളെ വിചാരം ചെയ്യാനുള്ളതാണ് സൂത്രങ്ങൾ എന്ന് സാറിന് പറയും. പക്ഷെ അങ്ങനെ പറയുന്നിടത്തൊരു പോരായ്മയുണ്ട്. ഈ ശ്രുതി വാക്യങ്ങളെയൊക്കെ വിചാരം ചെയ്ത് അതുകൊണ്ടെന്ത് സാധിക്കാനാണ്? ഇവിടെ പറയുന്നത് മുക്തിയെക്കുറിച്ചും സംസാര നിവൃത്തിയെക്കുറിച്ചുമൊക്കെയാണ്. ശ്രുതിവാക്യങ്ങൾ എടുത്തിട്ട് പൂർവ്വപക്ഷ സിദ്ധാന്തം എന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ചർച്ച ചെയ്തിട്ട് ഇതുകൊണ്ട് ഇവിടെയാ മോക്ഷം സംസാര നിവൃത്തിയൊക്കെ എങ്ങനെ സംഭവിക്കും? ഒരു ഗ്രന്ഥത്തെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു, അത് വല്ല പുരാണങ്ങളോ ഇതിഹാസങ്ങളോ കഥയോ ഒക്കെ വായിച്ച് ചർച്ച ചെയ്യും പോലെ തന്നെ ഉള്ളു. ഇപ്പൊ ശ്രുതിവാക്യങ്ങളുടെ വിചാരം അല്ല പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിവിടെ അല്ല ഉദ്ദേശിക്കുന്നതല്ല ശ്രുതിവാക്യങ്ങളെ വിചാരം ചെയ്ത്. അത് പൂർവമീമാംസകരും മറ്റും അതാ ചെയ്യുന്നു, വേദവാക്യങ്ങളെ വിചാരം ചെയ്യുന്നു. അവിചാരം ചെയ്തിട്ട് അതിൽ നിന്ന് പല പല കർമ്മങ്ങളെക്കുറിച്ചും മറ്റും മനസ്സിലാക്കുന്നു, നാനാ വിഷയങ്ങളെക്കുറിച്ച് അവർക്ക് ബോധമുണ്ടാകുന്നു, അതനുസരിച്ച് കർമ്മം ചെയ്യുന്നു, കർമ്മത്തിന്റെ ഫലത്തെ അനുഭവിക്കുന്നു. ഇവിടെയെല്ലാം വേദവാക്യ വിചാരം, ഇവിടെ പറയുന്ന ഫലത്തിനെന്താണ്? സംസാര നിവൃത്തി, മുക്തി. അത് വെറും വേദവാക്യ വിചാരം കൊണ്ട് അത് സാധിക്കത്തില്ല. ഇവിടുത്തെ വിശേഷത എന്താണ്? വേദാന്ത വാക്യ താത്പര്യം, അതാണ് വിചാരം ചെയ്യുന്നത്. വെറും വാക്യാർത്ഥ വിചാരമല്ല. അപ്പൊ വാക്യ താല്പര്യം എന്ന് പറയുമ്പോ എന്താ മുമ്പ് പറയുന്ന ഇതും തമ്മിൽ വ്യത്യാസം? വെറും വാക്യ വിചാരം ചെയ്യുമ്പോ അല്ലെങ്കിൽ വാക്യാർത്ഥ വിചാരം ചെയ്യുമ്പോ എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്, അതിന്റെ കാര്യം നമുക്ക് മനസ്സിലാവും. അഗ്നിഹോത്രം ജുഹൂയാത്, ഒരു വാക്യമാണ് വിചാരം ചെയ്യുന്നത്. യാവജ്ജീവം അഗ്നിഹോത്രം അനുഷ്ഠിക്കണം. എന്താണ് അഗ്നിഹോത്രം? കാര്യങ്ങളെല്ലാം അവിടെ വാക്യാർത്ഥമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ച് പിന്നെ കർമ്മം ചെയ്യുക, അതിനൊരു ജീവിതചര്യയായി, ആചരണമായി, വൈദിക ധർമ്മമായി, ധർമ്മപരിപാലനമാണ് പിന്നെ ജീവിത. അതങ്ങനെ പോകും. ഇവിടെ വാക്യ താല്പര്യ വിചാരമാണ്. എന്താ വാക്യ താല്പര്യം എന്ന് പറയുന്നത്? വാക്യ താല്പര്യം എന്ന് പറയുന്നത് തത്വം. അപ്പൊ ഇവിടെ തത്വവിചാരമാണ്. രണ്ടു തമ്മിൽ എന്താ വ്യത്യാസം? അവിടെ വാക്യ അർത്ഥ വിചാരം കൊണ്ട് നാനാ വിഷയങ്ങളെ കുറിച്ചുള്ള അറിവുണ്ടാകുന്നു, പ്രവർത്തിക്കാനുള്ളതും പ്രവർത്തിക്കാൻ പാടില്ലാത്തതുമായ നാനാ കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടാകും. അതുപോലെയാണ് ഇതെങ്കിൽ ഇതുകൊണ്ട് വിശേഷിച്ച് പ്രയോജനമൊന്നുമില്ല. ഇവിടെ അതല്ല, വാക്യ താല്പര്യത്തെക്കുറിച്ചാണ് വിചാരം ചെയ്തത്. വാക്യ താല്പര്യം എന്ന് പറയുന്നത് തത്വം, പരമാർത്ഥ തത്വം. അപ്പൊ ഇവിടെ തത്വവിചാരമാണ്. ആ തത്വം എന്ന് പറയുന്നത് വാക്യാർത്ഥമായിട്ടല്ല വരുന്നു, വാക്യ താല്പര്യമായിട്ടാണ്. അതിനാണ് ചില ഭാഗങ്ങൾ പറയുന്നത് ലക്ഷണ എന്ന് പറയുന്നു. വാക്യതാല്പര്യം എന്നും പറയും. അതുകൊണ്ട് ഇവിടെ ഭാഷ്യകാരൻ സ്വീകരിച്ചിരിക്കുന്നതാണ്. അതായത് ആനന്ദമയ അഭ്യാസാദ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് ആനന്ദമയനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണെന്നാണ്. ഇതല്ല ഭാഷകാരൻ പറയുന്നത്. ആനന്ദമയ ശബ്ദത്തിന്റെ താല്പര്യത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് എന്ന് വെച്ചാൽ തത്വത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. തത്വവിചാരത്തിന്റെ ഫലമോ തത്വജ്ഞാനം, അതാണ് രണ്ടു കൂട്ടരും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ആദ്യം ഇതുവരെ ചർച്ച ചെയ്തതാണ്, ഈ സിദ്ധാന്തത്തിലേക്ക് വരുന്നതിന് മുമ്പ് ചർച്ച ചെയ്തതാണ് ആനന്ദമായ വാക്യത്തിന്റെ അർത്ഥമായി സഗുണ ബ്രഹ്മത്തെ എടുത്തു. കാരണം ആനന്ദമയം എന്ന സൂത്രത്തിൽ തന്നെ വന്നു. വശകാരം പറയുന്നത് ആനന്ദമയം എന്ന സൂത്രത്തിൽ വന്നു, പക്ഷെ അതിന്റെ താല്പര്യത്തെ എടുക്കണം. അതിന്റെ താല്പര്യം തത്വം. ശരി, ആനന്ദമയം എന്ന് പറയുമ്പോൾ എങ്ങനെ താല്പര്യത്തെ ഗ്രഹിക്കാൻ പറ്റും? തത്വത്തെ എങ്ങനെ ഗ്രഹിക്കാൻ പറ്റും? അതിനുവേണ്ടി പറയുന്നു, അത് ലാക്ഷണികമായി ഗ്രഹിക്കുക. അതിനു വേണ്ടിയിട്ടാണ് അടുത്ത ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്ന് പറയുന്നത്. വാക്യത്തിൽ ബ്രഹ്മത്തെ നിർദ്ദേശിച്ചിരിക്കുന്നു. ബ്രഹ്മമാണല്ലോ ഇവിടെ തത്വം, പരമമായ തത്വം ബ്രഹ്മമാണ്. അപ്പോൾ ആ തത്വ ബോധനത്തിന് വേണ്ടിയിട്ടാണ് ഈ ശ്രമങ്ങളെല്ലാം. അത് മനസ്സുവെച്ചുകൊണ്ട് വേണം ഇല്ലെങ്കിൽ ചർച്ച ചെയ്യാം. അല്ലെങ്കിൽ വേദത്തെ കുറിച്ച് തിരിച്ചും മറിച്ചുമൊക്കെ ചർച്ച ചെയ്ത് വേദത്തെ കുറിച്ച് പഠിച്ചിട്ട് ഇവിടെ വിശേഷതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ആൾക്കാർ ചിന്തിക്കും ഇതുകൊണ്ട് എന്താ ആധ്യാത്മികമായ പ്രയോജനം. ആധിദൈവികമോ ആദ്യ ഭൗതികമോ ആയ പ്രയോജനങ്ങളെ കുറിച്ച് പറയാം, പക്ഷെ ആധ്യാത്മികമായ പ്രയോജനം എന്താണ്? അത് ഇതിന്റെ താല്പര്യത്തെ അത് പറയും. ആ താല്പര്യം എന്ന് പറഞ്ഞാലോ പരമമായ താല്പര്യം. ആ താല്പര്യത്തെ കുറിച്ചുള്ള ചർച്ചയിൽ, അതായത് പരമാർത്ഥ തത്വത്തെ കുറിച്ചുള്ള ചർച്ചയിൽ, വിചാരത്തിൽ എന്ത് ചെയ്യുന്നു, ഗുരുവിന് പരമാർത്ഥജ്ഞാനം ഉണ്ടാകും. അതുകൊണ്ട് ഇവിടെ ആനന്ദമായ വാക്യം ലക്ഷണയിലൂടെ തത്വത്തെ ബോധിപ്പിക്കുന്നു. അതാണ് ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ ഇത്യത്രൈവ ബ്രഹ്മ നിർദ്ദേശ ആശ്രയിതം ബ്രഹ്മശബ്ദ സംയോഗ. അവിടെ ബ്രഹ്മശബ്ദം വന്നിരിക്കുന്നത് കൊണ്ട് ഈ ആനന്ദമായ വാക്യത്തിലൂടെ ആ ബ്രഹ്മത്തെ എടുക്കേണ്ടത്, അല്ലാതെ ആനന്ദമായ ശബ്ദത്തിന്റെ വാച്യാർത്ഥത്തെ എടുത്താൽ പോരാ. എന്തുകൊണ്ട് ആനന്ദമായ വാക്യം ബ്രഹ്മശബ്ദ സംയോഗ ഭാവ, അവിടെ ബ്രഹ്മശബ്ദം വരുന്നില്ല. അതുകൊണ്ട് ഇതിന്റെ വിഷയവാക്യം, ഓരോ അധികരണത്തിനും അവിടെ വിഷയവാക്യമുണ്ട്. ഓരോ വാക്യങ്ങൾ എടുത്തിട്ടാണ് അധികരണ താല്പര്യത്തെ നിശ്ചയിക്കുന്നത്. ഇവിടുത്തെ വിഷയവാക്യം എന്ന് പറയുന്നത് ഈ ആനന്ദമയ അല്ല. പിന്നെയോ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്നുള്ളതാണ്. സൂത്രത്തിൽ അങ്ങനെ ഒരു ശബ്ദം വന്നതുകൊണ്ട് അതാണ്, അതിനെ ആശ്രയിച്ചാണ് ഇവിടുത്തെ അതിനെ ആശ്രയിച്ച് വിചാരം ചെയ്യുന്നുണ്ട്. പ്രയോജനമൊന്നുമില്ല. തത്വബോധത്തിന് വേണ്ടി അതിന്റെ താല്പര്യാർത്ഥത്തെ ഗ്രഹിക്കണം. അതിന് സഹായിക്കുന്നതാണ് ബ്രഹ്മശബ്ദം. ഇവിടെയാണെങ്കിലോ ബ്രഹ്മശബ്ദ സംയോഗ അഭാവ, ഇവിടെ ബ്രഹ്മശബ്ദ ഇല്ല. അപ്പിച്ച ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ ഇത്യുക്ത്വ ഇതം ഉച്ചതേ. അപ്പോൾ ഇവിടെ പരമതാൽപര്യത്തെ ഗ്രഹിക്കണം, ബ്രഹ്മതത്വത്തെ ഗ്രഹിക്കണം. തത്വവിചാരമാണ്, കേവലം വാക്യവിചാരമല്ല. ആ തത്വവിചാരം കൊണ്ടൊരുവിന് തത്വബോധം ഉണ്ടാകുന്നു. ആ തത്വബോധത്തിൽ സംസാരം നിവൃത്തി മുക്തി, അതുകൊണ്ട് മാത്രമേ സാധ്യമാകും എന്ന് പറയും. അതിന് മറ്റൊരു സാധനയില്ല. അതാണ് അദ്വൈതിയുടെ നിലപാട്. സംസാര നിവൃത്തി രൂപത്തിലുള്ള മുക്തി അത് പറയണം. മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഉപായങ്ങളും ഒരാൾക്ക് സ്വീകരിക്കും. കാരണം മുക്തി പലർക്കും പല രീതിയിലാണ്. ചാരോഗം പറയുന്നില്ലേ, നെയ് കൂട്ടി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് തന്നെ മുക്തി. അപ്പൊ അതല്ല, മുക്തി എന്ന് പറയുന്നത് സംസാര നിവൃത്തി രൂപത്തിലുള്ള മുക്തിയാണ് എന്നുകൂടി പ്രത്യേകം പറയണം. അതിന് തത്വബോധമല്ലാതെ വേറെ ഒരു ഉപായം സ്വീകരിക്കുന്നില്ല. അതിന് തെളിവാണ് ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ ഇത്യുക്ത്വ ഇതം ഉച്യതേ. ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്ന് പറഞ്ഞതിന് ശേഷം തൈത്തിരീയത്തിൽ തന്നെ പറയുന്നു, തദപ്യേഷ ശ്ലോകോ ഭോതി. ഇനിയിവിടെ ഇങ്ങനെ ഒരു മന്ത്രം കൂടിയുണ്ട്. എന്താണ്? അസന്നേവ സഭവതി അസദ് ബ്രഹ്മേതി വേദ ചേത് അസ്ഥി ബ്രഹ്മേതി ചേത് വേദ അസന്തമേനം തതോ വിധു. ഇപ്പൊ ബ്രഹ്മം എന്ന് പറയുന്ന ഒരു ശബ്ദം പറഞ്ഞ് നമ്മൾ ഭയപ്പെടുത്തുകയല്ല, ശ്രുതിനടുത്ത് ചെയ്യുന്നു. ബ്രഹ്മം എന്നുള്ള ശബ്ദം കേട്ടെന്ത് ബൃഹത്ത് വലുത്, ഇങ്ങനൊരു അർത്ഥബോധം പോലെ ഉണ്ടാകത്തുള്ളൂ. ഇവിടെ വലുതായിട്ട് എന്തെല്ലാം ഉണ്ട്, അതുകൊണ്ട് അവിടെ പ്രത്യേകം പറയുന്നു. അസന്നേവ ഭവതി അസദ് ബ്രഹ്മേതി വേദ ചെയ്ത് അസ്ഥി ബ്രഹ്മേതി ചെയ്ത് വേദ സന്തമേന തത്വവിധു. ബ്രഹ്മത്തെ സത്തായി ഗ്രഹിക്കണം. സത്താ സാമാന്യമായി അതിനെ ഗ്രഹിക്കണം. അതാണ് ബൃഹത്തായിരിക്കുന്നത്. അത് ഓരോ ചിലടത്ത് ചിത്തം എന്ന് പറയും, ചിലടത്ത് ആനന്ദം എന്ന് പറയും, ഇവിടെ സത്തെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ബ്രഹ്മശബ്ദം കൊണ്ട് ബൃഹത്ത് എന്ന് പറയുമ്പോ എന്താണ് ബൃഹത്ത്? ബൃഹത്ത് ആയിട്ട് ഇവിടെ എന്തെല്ലാം ഉണ്ട്? പക്ഷെ അതിന്റെ നിഷ്കർഷ ഇന്നതാണ് അത് ബ്രഹ്മം എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അതിനെ സത്തായി നിർദ്ദേശിക്കുന്നു. സത്ത് ആയി നിർദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മതത്വം സത്തായി പ്രകാശിക്കുന്നു, പ്രകടമാകുന്നു. ആർക്ക്? ശ്രോതാവിന്, ജീവന്. ജീവനത് അനുഭവപ്പെടുന്നത് സദ്രൂപത്തിലാണ്. തന്റെ തന്നെ അസ്തിത്വമായി, പ്രപഞ്ചത്തിന്റെ തന്നെ അസ്തിത്വമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് സത്താണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇതെല്ലാം സത്തിൽ ആരോപിതമാണ്, സത്താണ് അധിഷ്ഠാനമായിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അഹം ബ്രഹ്മാസ്മി. അവിടെ എന്താ അവിടെ പറയുന്നത്? അസ്മി എന്നുള്ളതിന് സത്തെ പറയുകയാണ്. തന്നിൽ എന്താണോ സത്തായി പ്രകാശിച്ചിരിക്കുന്നത്, പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്, സത്തായി പ്രകടമാകുന്ന അതാണ് ബ്രഹ്മമെന്നാണ്. അഹം ബ്രഹ്മാസ്മിയുടെ അർത്ഥം അത് സൃഷ്ടിക്കുന്നതും സൃഷ്ടിക്ക് ശേഷവും സദേവ സോമേതമഗ്രാസി സർവംഖലിതം ബ്രഹ്മ സർവത്ര എന്ന് പറയുന്നു. സത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ബ്രഹ്മശബ്ദം കൊണ്ട് വിശേഷിച്ചൊരു ബോധം ഉണ്ടായില്ലെങ്കിൽ അതിനെ സത്തായി ഗ്രഹിക്കുക എളുപ്പമാണ്. സത്തായി അത് സർവത്ര അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അത് പറയുന്നു ബ്രഹ്മവിത് ബ്രഹ്മൈവ ഭവതി. അത് വേറെ തരത്തിൽ പറയാണ് ഏനം സന്തം തദവിദുഹു തഥാ ഏനം സന്തം വിദുഹു. അങ്ങനെ ഗ്രഹിക്കുന്നവനവൻ സ്വയം ആ സത്താണ്. ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മം തന്നെ എന്ന് പറയുന്നത് ബ്രഹ്മത്തെ ബ്രഹ്മം സത്ത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവൻ സ്വയം സത്തായിരിക്കുന്നു. കാരണം അവിടെ അറിയുന്ന അന്യമായ ഒന്നിനല്ലോ. തന്റെ അസ്തിത്വത്തെ ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ തന്നിൽ അസ്തിത്വ രൂപത്തിൽ പ്രകാശിക്കുന്നത് ആണ് പരമമായ സത്യം എന്നറിയുന്നതാണ്. അപ്പൊ അവൻ ആ സ്വയം സത്തായി. അതുവരെ അവൻ എങ്ങനെയാണോ ഈ ശരീര ഉപാധി കൊണ്ട് പരിച്ഛിന്നനായി തന്നെ ജനന മരണങ്ങൾ ഉള്ളവനായി ധരിച്ചിരുന്നത്, പരിച്ഛിന്നനായി ഗ്രഹിച്ചിരുന്നത്, അതിനു പകരം സത്താ സാമാന്യമായി തന്നെ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവനെ പറയുന്ന അവൻ സത്താണ്. പരിച്ഛിന്നമായിരുന്നപ്പോ എന്താ അവന് സംഭവിച്ചിരിക്കുന്നത്? സംസാര പ്രാപ്തി. സ്വയം സത്തായി ഗ്രഹിക്കുമ്പോഴും അവന് സംസാരം നിവൃത്തി. അവിടെ പിന്നെ സംസാരത്തിന് സ്ഥാനമില്ല. മറിച്ചാണെങ്കിലോ അസത് ബ്രഹ്മേ ദിവ്യത ചെയ്തു അവന് ആ സദ്ഭാവത്തെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അസത്തായിട്ടാണ് സത്ത് എന്ന് വെച്ചാൽ സത്തിന് വിപരീതമായി ഗ്രഹിക്കുക. സത്തിൽ ആരോപിതമായിരിക്കുന്നതെല്ലാം സത്തിന് വിപരീതമാണ്. ഈ ശരീരം ഉൾപ്പെടെ ഈ പരിച്ഛിന്നമായി തന്നെ ഗ്രഹിക്കുന്നു. തനിക്ക് ജിനി മൃതികൾ ഉള്ളതായി ധരിക്കുന്നു. അതൊക്കെ തന്നെ കുറിച്ചുള്ള അസദ്ബോധമാണ്. തൻ വാസ്തവത്തിൽ ജനന മരണങ്ങൾക്ക് അതീതനായ സത്താസ്വരൂപനാണെങ്കിലും തന്നെ അറിയുന്നു ഈ പരിച്ഛിന്ന ഭാവങ്ങളോടുകൂടി. അസദ്ഭാവത്തിൽ അറിയുന്നു. അസദ്ഭാവത്തിൽ അറിയുകയാണെങ്കിൽ അവൻ സ്വയം അസത്ത് തന്നെ, സത്തിന് വിപരീതമായി അവൻ അസത്യമായി, അവൻ പരമാർത്ഥമല്ല. അപ്പൊ ബ്രഹ്മ ശബ്ദം പറഞ്ഞതിന് ശേഷം അതിനെ ഇത്തരത്തിൽ വ്യാഖ്യാനിക്കുന്നു. ബ്രഹ്മ പുച്ഛം പ്രതിഷ്ഠ എന്ന് പറഞ്ഞതിന് ശേഷം അതിനെ അറിയുന്നതിനെ കുറിച്ച് പറയുന്നു. ഇതൊക്കെ അത് അറിയുന്നവനേ ഉള്ളൂ. അതാണ് തത്വം എന്നുള്ളതല്ല, തത്വത്തിന്റെ ജ്ഞാനം അറിവ് എന്നുള്ളതിനാണ് പ്രാധാന്യം. തത്വബോധത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്, അതാണ് ഇവിടെ മുഖ്യം. അതാണ് തദോ വിദുഹു. അറിവിനെ കുറിച്ചാണ് പറയുന്നു അവിടെ. അസത് ബ്രഹ്മേരി വേദ ചെയ്ത് വേദ അറിയുക. സത്തിന് വിരുദ്ധമായി തന്നെ ധരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പൊ അറിയുന്ന പോലെ പരിച്ഛിന്നമായി. സത്തയ്ക്ക് ജനന മരണങ്ങളില്ലല്ലോ, പക്ഷെ തന്നെ താൻ ധരിക്കുന്നത് ജനന മരണങ്ങളോടുകൂടിയതിനായിട്ട്. അദ്വൈതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊണ്ടുള്ള പറയുന്നു എപ്പോഴും ഇത് തന്നെ പറയുന്നത്, എപ്പോഴും പറയുന്നതെല്ലാം നമ്മുടെ ഉള്ളിൽ പതിയണമെന്നില്ല. അവിടെ തകരാറ്. ഇവിടെ ഞാൻ ബോധത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ തത്വത്തെ എങ്ങനെയാണോ വർണ്ണിക്കാം, സത്തെന്നോ ചിത്തെന്നോ ആനന്ദമെന്നോ പലതരത്തിലും വർണ്ണിക്കാം. ശ്രോതാവിന് അതിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടാവണം. അപ്പൊ അവിടെ പ്രാധാന്യം വരുന്നത് തത്വത്തിനല്ല, തത്വബോധത്തിനാണ്. എന്തുകൊണ്ട്? ഇപ്പോൾ വിപരീത ബോധത്തിലിരിക്കുന്നു. അസദ് ബ്രഹ്മേതി വേദജി, ഇപ്പൊ അസദ്ബോധത്തിലാണ്. ഈ വിപരീത ബോധത്തെ നിരാകരിക്കത്തക്ക രീതിയിലുള്ള ശരിയായ ബോധമുണ്ടാവും. അതാണ് തുടങ്ങി പറഞ്ഞത്. ഇവിടെ എന്ന് പറയുന്നത് വാക്യ താല്പര്യത്തെക്കുറിച്ച്, തത്വത്തെക്കുറിച്ചുള്ള വിചാരമാണ്. അപ്പോൾ ചോദിക്കുന്ന ഇത്തരം ഈ വാക്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് തത്വത്തെ അങ്ങ് വിചാരം ചെയ്ത പോലെ അതുപോലെ ഈ വാക്യങ്ങൾ ഒഴിവാക്കിയിട്ട് തത്വത്തെ വിചാരം ചെയ്യാൻ സാധ്യമേ അല്ല. അതേതുപോലെ കണ്ണടച്ചിട്ട് നമ്മൾ കാണാൻ ശ്രമിക്കുന്ന പോലെയാണ്. എന്റെ മുമ്പിലിരിക്കുന്ന ഈ വസ്തുവിനെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ കണ്ണടച്ചിട്ട് ഇതിനെ കാണാൻ ശ്രമിക്കുന്നു. അത് അസംഭവമാണ്. എന്തുകൊണ്ട് അസംഭവമായിരിക്കുന്നു? കണ്ണടച്ചെന്തുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല? കാരണം കാണുക എന്നുള്ള ഈ കാണുക എന്ന് വെച്ചാൽ ഒരനുഭവം. കണ്ണുകൊണ്ട് കാണുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വസ്തുവിനെ കുറിച്ചുള്ള അനുഭവം ഉണ്ടാകുക എന്നർത്ഥം. പുസ്തകത്തെ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ ഉള്ളിൽ അനുഭവം ഉണ്ടാകുന്നു, ഇത് പുസ്തകമാണ്. ഈ അനുഭവത്തിന്, ശരിയായ അനുഭവത്തിന് കണ്ണ് എന്ന് പറയുന്ന ഈ ഉപകരണം കൂടിയേ തീരൂ. അതുകൊണ്ട് തന്നെ പ്രമാണം എന്ന് പറയുന്നത്, ഈ പുസ്തകം എന്നുള്ള ശരിയായ അനുഭവം എനിക്ക് ഉണ്ടാവണമെങ്കിൽ ഞാൻ കണ്ണ് തുറന്ന് തന്നെ കാണും. അപ്പൊ യഥാർത്ഥമായ അനുഭവം അതിന് പ്രമാണം കൂടിയേ തീരൂ. അല്ലാതെ അത് സംഭവിക്കത്തില്ല. അതതിന്റെ കാരണമാണ്. അതുപോലെ നമുക്ക് വിചാരം ചെയ്യണം. വിചാരം എന്ന് പറയുന്നത് ശബ്ദാത്മകമാണ്. മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും വിചാരം ചെയ്തു കഴിഞ്ഞാൽ അതിനൊന്ന് തത്വബോധം ഉണ്ടാകത്തില്ല. അപ്പോ നേരായ ശരിയായ ശബ്ദത്തെ തന്നെ വിചാരം ചെയ്യണം. എന്തുകൊണ്ട്? ശബ്ദം പ്രമാണമാണ്. ശ്രുതിവാക്യം പ്രമാണമാണ്. അപ്പോ പ്രമാണഭൂതമായിരിക്കുന്ന ശ്രുതിവാക്യത്തെ ആശ്രയിച്ച് വിചാരം ചെയ്താലേ പരമാർത്ഥ ബോധം ഉണ്ടാകത്തുള്ളൂ. കാരണം അതാണ് അതിനെ വെളിപ്പെടുത്തുന്നത്. കണ്ണെങ്ങനെയാണോ ഈ കാഴ്ച വസ്തുവിനെ വെളിപ്പെടുത്തുന്നത്, അതുപോലെ പരമാർത്ഥ തത്വത്തെ ശ്രുതി വെളിപ്പെടുത്തുന്നു. എന്താണ് ഈ ശ്രുതി എന്ന് പറയുന്നത്? നമുക്ക് പറയാം. അത് മുമ്പ് ആരുടെയെങ്കിലും ഒരു അനുഭവം ആയിരിക്കും. അത് ആരെങ്കിലും കണ്ടെത്തിയ ഒരു തത്വമായിരിക്കും. അല്ല, ചില പറയുന്നല്ല, ഈശ്വരൻ തന്നെ നേരിട്ട് ബോധിപ്പിച്ചതാണ്. എന്തായാലും ശരി, ശബ്ദപ്രമാണം തത്വത്തെ പ്രകാശിപ്പിക്കുന്നത് കൊണ്ട് ആ ശബ്ദപ്രമാണത്തെ ആശ്രയിച്ച് വിചാരം ചെയ്താലേ ഇത് വെളിപ്പെടുത്തുള്ളൂ. അല്ലെങ്കിൽ ആ ശബ്ദപ്രമാണത്തിൽ നിന്ന് മാത്രമേ തത്വബോധം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് ശ്രുതി ആശ്രയിച്ചുകൂടെ, വേറെ ഉപായമില്ല. ചോദിക്കും, എങ്ങനെയാണ് ഇതിനെ പുസ്തകത്തെ കണ്ണുകൊണ്ടറിഞ്ഞത്? അതുപോലെ ഇതിനെയും കണ്ട് ഇതിന്റെ നമ്മൾ സാധാരണ പറയാറുണ്ടോ സാക്ഷാത്കാരം എന്നൊക്കെ പറയാറുണ്ട്. ചിലരെയും ബ്രഹ്മത്തിന്റെ എനിക്ക് പ്രത്യക്ഷമായ അനുഭവം ഉണ്ടെന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ ഈ ബ്രഹ്മ എന്ന് പറയുന്ന ഈ തത്വത്തിനെയും കണ്ണുകൊണ്ട് കണ്ടറിഞ്ഞുകൂടെ, അത് സാധ്യമല്ല. എന്തുകൊണ്ട് സാധ്യമല്ല? അത് രൂപം ആകൃതി ഒന്നുമില്ലാത്തതാണ്. മണത്തറിയാൻ വയ്യ, രുചിച്ചറിയാൻ വയ്യ, ഒന്നും സാധ്യമല്ല. ഇതൊന്നും സാധ്യമല്ലെങ്കിൽ പിന്നെ കേട്ടറിയുന്ന എങ്ങനെ? കണ്ടറിയാൻ വയ്യ, മണത്തറിയാൻ വയ്യ, രുചിച്ചറിയാൻ വയ്യ, പഞ്ചേന്ദ്രിയങ്ങളിൽ നാലുകൊണ്ടും അറിയാൻ വയ്യ തത്വത്തെ. പക്ഷെ പറയുന്നു കേട്ടറിയാം. അതെങ്ങനെ സംഭവിക്കും? അതും ഒരിന്ദ്രിയമല്ലേ? കണ്ണുകൊണ്ട് കാണുന്ന എന്താണ്? പുറമേ ഇരിക്കുന്ന രൂപത്തെ, ആകൃതിയെ. മണക്കുന്ന എന്ത്? ഗന്ധത്തെ, രുചിക്കുന്ന രസത്തെ. പക്ഷെ ഈ വിഷയങ്ങൾക്കില്ലാത്തൊരു പ്രത്യേകത ശ്രവിക്കുന്ന ശബ്ദത്തിനുണ്ട്. അതെന്താ അതിന്റെ പ്രത്യേകത? കാരണം ശബ്ദത്തിന് അതിൻ്റെ താല്പര്യത്തെ ബോധിപ്പിക്കുന്നതിനുള്ള കഴിവുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്ന രൂപം, ആകൃതി, അതിനാ കഴിവില്ല. മണത്തിന് ആ കഴിവില്ല. രസത്തിന് ആ കഴിവില്ല. പക്ഷെ ശബ്ദത്തിന് അതിൻ്റെ താല്പര്യത്തെ ബോധിപ്പിക്കുന്നതിനുള്ള ശബ്ദ ശക്തിരസന്തി അചിന്തനീയ എന്ന് പറയും. ശബ്ദശക്തി എന്ന് പറയുന്നത് അചിന്തനീയമാണ്. അതെന്തുകൊണ്ടാണ് ആ ശബ്ദത്തിന് അങ്ങനെ ഒരു ശക്തി? ഒന്നും മറ്റുള്ള ഒന്നിനും ഇല്ലാത്ത ഒരു ശക്തി. നോക്കുക, കണ്ണുകൊണ്ട് കാണുന്ന രൂപം, അത് ബാഹ്യമാണ്. രസം ബാഹ്യമായ വസ്തുവിന്റെ രസം, ഗന്ധം ബാഹ്യമായ വസ്തുവിന്റെ ഗന്ധം, ശബ്ദം അങ്ങനെ തന്നെ. ശബ്ദം എവിടെ നിന്ന് വരുന്നു? ഉള്ളിൽ നിന്ന് വരും. അത് പുറമേ നിന്ന് വരുന്നതല്ല. ബാഹ്യമായി പ്രകടമാകുന്ന ഒന്നല്ല, ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ടുതന്നെ അതിന് ശ്രുതി എന്ന് പറയുന്നത്. അത് ശ്രുതി ശ്രവിക്കുന്നു. എവിടെ നിന്ന്? എവിടെ നിന്ന് അത് ശ്രവിക്കുന്നതിന്റെ ഉറവിടം എന്താണ്? ഉള്ളിൽ നിന്നാണ്. അത് അന്ധക്കണ്ണത്തിൽ നിന്ന് ബഹിർഗമിക്കുന്നതാണ്. അറിവ് എവിടെ ഉണ്ടാകുന്നത്? അന്ധക്കണ്ണത്തിൽ. ഏതൊരു അന്ധക്കണ്ണത്തിലാണോ അറിവ് പ്രകടമാകുന്നത്, അതേ അന്ധക്കണ്ണത്തിൽ തന്നെയാണ് ശബ്ദവും പ്രകടമാകുന്നത്. അപ്പൊ അറിവിനോടൊപ്പം സഹവസിക്കുന്നു എന്നാണ് ശബ്ദം. ഇവിടെ ഇത് ചർച്ച ചെയ്യുന്നത് ഈ ശ്രുതിയെക്കുറിച്ച് നമ്മൾ വിചാരം ചെയ്യുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഇത്ര ഒരു വിചാരം കൊണ്ട് ജ്ഞാനം, മോക്ഷം ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? വേദാന്ത വിചാരം ഇതുമായിട്ട് എന്താ ബന്ധം? അതിന് തപസ് ചെയ്തപ്പോ വിചാരം ചെയ്യുന്നവർക്ക് തന്നെ ഇതുകൊണ്ട് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള ഇതിന്റെ പിന്നിലുള്ള ശാസ്ത്രം അറിയത്തില്ല. അതുകൊണ്ടാണ് അത് വിശദീകരിക്കുന്നത്. ഉള്ളിൽ നിന്നാണ് ശബ്ദം വരുന്നത്, ഉള്ളിലാണ് അറിവ് പ്രകടമാകുന്നത്. അപ്പൊ ശബ്ദത്തിനൊരു ശേഷി എന്താണ്? അത് ശബ്ദം എന്ന് പറയുന്നത് അറിവുമായി സമാനാധികരണമാണ്. ഒരിടത്ത് തന്നെ രണ്ടും പ്രകടമാകുന്നു. അതുകൊണ്ട് അറിവ് ശബ്ദാത്മകമായി ബഹിർഗമിക്കുന്നു. ഉഷ്ണവും പ്രകാശവും പോലെ അറിവ് പുറത്തേക്ക് വരുന്നത് എങ്ങനെയാണ്? ശബ്ദാത്മകമായിട്ടാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് എന്റെ അറിവ് പറയുന്നു, നിങ്ങൾ എന്നോട് പറയുന്നു നിങ്ങളുടെ അറിവ് പറയുന്നു. മറ്റേതെങ്കിലും ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്ന ഒരു വിഷയത്തിന് ഈ ശേഷിയുണ്ടോ? ഇല്ല. അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നു ഈ ആധ്യാത്മിക സമ്പ്രദായത്തിൽ ഉപദേശത്തിന് ഇത്രയും വലിയ പ്രാധാന്യം വരുന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നു ഗുരുശിഷ്യനെ ഉപദേശിക്കുന്നു. എന്തുകൊണ്ട്? ഗുരുവിന്റെ ആ അറിവ് ശബ്ദാത്മകമായി പ്രകടമാകുന്നു. ഇനി അത് പ്രവേശിക്കുന്ന എവിടെ? ശിഷ്യന്റെ ഉള്ളിലേക്കാണ് പ്രവേശിക്കുന്നത്. ആ ശിഷ്യന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉള്ളെന്ന് പറയുന്നത് എന്താണോ, അത് അറിവിന്റെ ഉറവിടമാണ്. അപ്പോൾ അവിടെ ആ ശബ്ദത്തിന് ആ അറിവിനെ അവിടെ പകർത്തുന്നതിനുള്ള ശേഷിയുണ്ട്. അതിൽ ഇവിടെ ചിന്തിക്കുന്ന എന്താണ്? ശബ്ദത്തിന്റെ പരമമായ താല്പര്യത്തെക്കുറിച്ച്. അപ്പൊ അതിന് പ്രമാണമായി തീരുന്നു എന്ന് പറയുന്നതാണ്, ശബ്ദം പ്രമാണമായിരിക്കുന്നു. അതായത് വെറുതെ എന്ന് പറയുന്ന ഇതിന്റെ തത്വത്തെ ശരിയായ രീതിയിൽ ഗ്രഹിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ശ്രോതാവിനും എന്ത് സംഭവിക്കുന്നു? ആ ശബ്ദം പരമമായ അർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നു. കാരണം അത് അറിവിൽ നിന്നും ബഹിർഗമിക്കുന്നതാണ്. ശബ്ദം തന്നെ അറിവിനെ എപ്പോഴും ആവാഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് ശബ്ദത്തിന് ആ അറിവിനെ വെളിപ്പെടുത്തുന്നതിന് ഒരു ശക്തിയുള്ളതാണ് ശബ്ദശക്തിര ചിന്തനീയ എന്ന് പറയുന്നു പലത്. അതുകൊണ്ടിവിടെ എന്ത് ചെയ്യുന്നു? ആ ശബ്ദത്തെ കുറിച്ച് ചിന്തിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ശ്രോതാവിന്റെ ഉള്ളിൽ ആ അറിവ് സ്ഫുരിക്കും, അറിവ് പ്രകാശിക്കും. ആ ഒരു പ്രക്രിയയെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ ഈ വിചാരം, വാക്യങ്ങളെ ആശ്രയിച്ചുള്ള വിചാരം ചെയ്തു. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിചാരം ചെയ്തുകൊണ്ട് എങ്ങനെ മോക്ഷം കിട്ടും, എങ്ങനെ സംസാരം നിവൃത്തി രൂപത്തിലുള്ള മോക്ഷം ഉണ്ടാകും എന്ന് ആശങ്കിക്കുന്നതിന് കാര്യമില്ല. ഇത് മനസ്സിലാക്കിയവരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഇവിടെ പറയുന്നു ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്ന് പറഞ്ഞതിന് ശേഷം തുടർന്ന് വരുന്ന ശബ്ദങ്ങൾ ആ ബ്രഹ്മത്തെ സത് ആയി വെളിപ്പെടുത്തുന്നു. അതിനു വിപരീതമായി അസത്തായി അതിനെ ഗ്രഹിക്കാൻ പാടില്ല. പരമാർത്ഥ സത്തായിരിക്കുന്നു, പരമാർത്ഥത്തിൽ എന്തെല്ലാം കൽപ്പിക്കുന്നു അതെല്ലാം അസത്ത്. സത്ത് അസത്ത് എന്നിവിടെ വിവേകം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എല്ലാത്തിനും സത്തായി ഗ്രഹിക്കും, ഇവിടെ അസത്തായി ഒന്നുമില്ല, രണ്ടു തരത്തിലും ആവാം. പക്ഷെ ഒരുവൻ സത്ത് അസത്തെന്ന് വിവേകം ചെയ്യുന്നവനെ സംബന്ധിച്ച് പറയുകയാണ്, പരമാർത്ഥ തത്വത്തെ സത്തായി ഗ്രഹിക്കുക എന്ന് തുടർന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ബ്രഹ്മശബ്ദത്തിന്റെ വ്യാഖ്യാനമായി ബ്രഹ്മം എന്താണ്? സത്തെന്ന് പറഞ്ഞാലും സത്യമെന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ, നിത്യമെന്ന് പറഞ്ഞാലും അത് തന്നെ. പല ശബ്ദങ്ങളിൽ പറയുന്നു എന്നേ ഉള്ളൂ. ഇവിടെ പറയുന്നു അസ്മിൻ ച ശ്ലോകേ അനനുദൃശ്യ ആനന്ദമയം ബ്രഹ്മണ യവഭാവ അഭാവ വേദനയോർ ഗുണദോഷ അഭിധാനാത് ഗമ്യതേ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ ഇത്യത്ര ബ്രഹ്മണ ഏവ സ്വപ്രധാനത്വം. ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്ന് പറയുന്നിടത്ത് അവിടെ ഒരു പുച്ഛശബ്ദം വന്നു, വാല്. പിന്നെ പ്രതിഷ്ഠ എന്നൊരു ശബ്ദം വന്നു. അപ്പൊ മുമ്പ് പറഞ്ഞ ആനന്ദമയൻ, അതിന്റെ വാലാണ് ബ്രഹ്മം. ഇങ്ങനെയൊക്കെയുള്ള ഭ്രാന്തി ഒരാൾക്കുണ്ടാകാം. ഇപ്പൊ ശ്രുതിക്ക് അതിൻ്റെതായ ഒരു രീതി വിധാനമുണ്ട് കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത്. അത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഇതൊക്കെ പറയണമെന്നില്ല. അതുകൊണ്ട് വേദാർത്ഥ വിചാരത്തിന് വേണ്ടി ഒരുപാട് പലതരത്തിലുള്ള വേദമൊരു പ്രമാണമാണ്. പക്ഷെ വേദാർത്ഥ വിചാരത്തിന് തന്നെ പല പ്രമാണങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു. ശ്രുതിലിംഗം, വാക്യം, പ്രകരണം, സ്ഥാനം, സമാഖ്യ എന്ന പലതരത്തിൽ ലിംഗങ്ങൾ, പ്രമാണങ്ങൾ എല്ലാം സ്വീകരിച്ചിരിക്കുന്നു. അത് കർമ്മകാണ്ഡത്തിനായാലും ശരി, ജ്ഞാനകാണ്ഡത്തിനായാലും ശരി, ഇവിടെ മുഖ്യമായിട്ടും പ്രകരണത്തിൽ ഊന്നിയാണ് ചർച്ച. ഈ പ്രകരണത്തിൽ എന്ത് ആണ് വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നത്? അണ് പറയുന്നു അസ്മിൻ ച ശ്ലോകേ, ഈ മന്ത്രത്തിൽ അനനുകർഷി ആനന്ദമയം. ഇവിടെ ആനന്ദമയത്തെ പരാമർശിക്കുന്നേ ഇല്ല. പിന്നെ ഇവിടെ എന്തിനാ പരാമർശിക്കുന്നത്? അസത് ബ്രഹ്മേതി വേദചേത്, അസ്ഥി ബ്രഹ്മേതി വേദചേത് എന്നെല്ലാം ബ്രഹ്മശബ്ദത്തെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഭാഷകാരന്റെ രീതി എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായി ചിന്തിച്ച് അല്ല പരമമായ താല്പര്യത്തിൽ എത്തിച്ചേരുക, അതിനെ വെളിപ്പെടുത്തുക. അല്ല ഉപരിപ്ലവമായ ഒരർത്ഥം പറഞ്ഞു പോകുന്നതല്ല. അപ്പൊ ഇത്രയൊക്കെ ഇതിനകത്തുണ്ടോ എന്ന് നമ്മൾ സംശയിക്കത്തക്ക രീതിയിൽ അത്രയും സൂക്ഷ്മമായിട്ടാണ് അതിനെ വെളിപ്പെടുത്തുന്നത്, അത്രയും ഗഹനമായിട്ട്. അത് സൂക്ഷ്മമായ ഏകാഗ്രമായ വിചാരത്തിലെ അത് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് പറയുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അനനകൃഷി ആനന്ദമയം. ഇവിടെ ആനന്ദമയനെ പരാമർശിക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞ വാക്യത്തിൽ, അസന്നേവസ ഭവതി അസത് ബ്രഹ്മേരി എന്ന് പറയുന്ന വാക്യത്തിൽ ആനന്ദമയ ശബ്ദമില്ല. ബ്രഹ്മണയോ, അവിടെ ബ്രഹ്മത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഭാവ അഭാവ വേദനയോർ ഗുണദോഷ വിധാന, അതിന്റെ സത്തയായി ഗ്രഹിക്കുക അസത്തായി ഗ്രഹിക്കുക, സത്തായി ഗ്രഹിക്കുന്നതിന്റെ ഗുണം അസത്തായി ഗ്രഹിക്കുന്നതിന്റെ ദോഷം, ഇതെല്ലാം ഇവിടെ പറയുന്നത്. എന്തിനാ ബ്രഹ്മത്തെ? അതുകൊണ്ട് ഗമ്യതേ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ ഇത്യത്ര ബ്രഹ്മണേവ സ്വപ്രധാനം. അതുകൊണ്ട് ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്ന് പറയുന്നത് ബ്രഹ്മം സ്വയം പ്രധാനമായ തത്വമാണ്, അല്ലാതെ അത് മറ്റൊന്നിന്റെ വാലും തെളിയുന്നുമില്ല. അപ്പൊ ഇവിടുത്തെ വിഷയവാക്യം എന്ന് പറയുന്നത് ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠയാണ്, അല്ലാതെ ആനന്ദമായ ശബ്ദമല്ല. ഇനി ആനന്ദമായ ശബ്ദത്തിന്റെ അർത്ഥത്തെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ലാക്ഷണികമായി പരമമായ താല്പര്യത്തിൽ ബ്രഹ്മത്തിലെത്തിച്ചേരും. അല്ല ആനന്ദമായ ശബ്ദത്തിന്റെ ഒരു വാച്യാർത്ഥത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അത് സഗുണ ബ്രഹ്മം എന്നർത്ഥം കൊടുക്കും. ഉപാസനയ്ക്ക് വേണ്ടി പൂർവപക്ഷി അതാണ് സ്വീകരിച്ചിരിക്കുന്നത്. സിദ്ധാന്തി പറയുന്നതല്ല, അതിന്റെ വാച്യാർത്ഥത്തെയല്ല ലക്ഷ്യാർത്ഥത്തെ എടുക്കുന്നു. എന്തുകൊണ്ട്? അടുത്ത് അത് വിശദീകരിക്കുന്നുണ്ട്. തുടർന്ന് വരുന്ന ഭാഗങ്ങളെല്ലാം ആ പരമ താല്പര്യത്തെ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വേദവാക്യങ്ങളെ ആശ്രയിച്ച് തന്നെ വിചാരണം ചെയ്യുന്നു, അതിൽ നിന്ന് പരമമായ താല്പര്യത്തെ കണ്ടെത്തുന്നു. ആ പരമമായ തത്വത്തിന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് എന്താണ്? പരമമായ തത്വത്തെ കുറിച്ചുള്ള ബോധം. അത് സംസാരം നിവർത്തി രൂപത്തിലുള്ള മോക്ഷത്തെ നൽകുന്നു എന്നാണ്. എന്നുവെച്ചാൽ ആനന്ദമയസ്യ ആത്മനോഭാവ അഭാവശങ്ക യുക്ത, ഇതെല്ലാം ആനന്ദമയനെ സംബന്ധിച്ചുള്ള ചർച്ചയാകാമോ? സത് അസത് എന്ന് പറയുന്ന ഈ ചർച്ച അത് ശരിയാകില്ല. എന്തുകൊണ്ട്? പ്രിയമൂതാദി വിശേഷസ്യ ആനന്ദമയസ്യ സർവലോക പ്രസിദ്ധത്വ, ആനന്ദമയനെ കുറിച്ച് പറയണം. തസ്യ പ്രിയമേവേശ മോദ ദക്ഷിണപക്ഷ പ്രമോദ ഉത്തരപക്ഷ, ഇങ്ങനെ പ്രിയമോദ പ്രമോദങ്ങളെ കുറിച്ച് പറയുന്നു. ഈ പ്രിയം മോദം പ്രമോദം എന്ന് പറയുന്ന ശബ്ദങ്ങളുടെ അർത്ഥത്വം മനസ്സിലാക്കിയാൽ ഇതെല്ലാവർക്കും പരിചയമുള്ള കാര്യമാണ്. എനിക്ക് പ്രിയം ഉണ്ട്, എന്നിൽ മോദമുണ്ട്, എന്നിൽ പ്രമോദമുണ്ട്, അതെല്ലാം വിശദീകരിച്ചല്ലോ കഴിഞ്ഞ ദിവസം. അപ്പൊ ഇതാർക്കും അറിയാൻ വയ്യാത്തത്. ഇത് സർവലോക പ്രസിദ്ധമാണ്. അതായത് ഇതെല്ലാം അനുഭവ വിഷയമായിരിക്കുന്ന ആനന്ദത്തിന്റെ വകഭേദങ്ങളാണ്. അങ്ങനെ അനുഭവ വിഷയമായിരിക്കുന്ന ആനന്ദം പോലെയുള്ള ഒരു വസ്തുവിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നു, അതല്ല സച്ചിദാനന്ദം എന്ന് പറയുന്നു. ആനന്ദമയം എന്ന് പറഞ്ഞിട്ട് അത് പ്രിയമോദ പ്രമോദങ്ങളോട് കൂടിയതാണെന്ന് പറയുമ്പോൾ അത് നമുക്കറിയാമോ? നമ്മൾ ഈ അനുഭവിക്കുന്ന ആനന്ദത്തെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇനി അനുഭവിക്കേണ്ടതായ ഏതോ ഒരു വലിയ ആനന്ദത്തെ കുറിച്ചാണ്. എന്തായാലും അത് ലോകപ്രസിദ്ധമായെന്ന് വെച്ചാൽ ലോകർക്കെല്ലാം അനുഭവ വിഷയമായിരിക്കുന്ന ഒന്നിനെ കുറിച്ചാണ് പറയുന്നത്. അത് നിരതിശയാനന്ദമല്ല, സച്ചിദാനന്ദമല്ല. എന്തുകൊണ്ട് ആനന്ദമയനെ ഇങ്ങനെയൊക്കെ വിശദീകരിച്ചിരിക്കുന്നു? ആനന്ദം എന്ന് പറയുന്നതിന് പരിമിതികളുണ്ട്, ഏറ്റക്കുറച്ചിലുണ്ട്. അത് പ്രാപിക്കാവുന്നതും അതുപോലെ തന്നെ നഷ്ടപ്പെടുന്നതുമാണ്. അതല്ല ഇവിടുത്തെ മുഖ്യമായ താല്പര്യം. അതിനല്ല ഇവിടെ ബ്രഹ്മമെന്ന് പറയുന്നത്. അപ്പോ ആ പരമാർത്ഥ സ്വരൂപത്തെക്കുറിച്ച് സംശയരഹിതമായ വികല്പരഹിതമായ ജ്ഞാനം ഉണ്ടാകണം. ജ്ഞാനം ഉണ്ടായാൽ പോരാ, വികല്പസഹിതമായി ജ്ഞാനം ഉണ്ടാകണം. ഇവിടെ ഒരു വികല്പരഹിതമായ ജ്ഞാനം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ എന്താണ് തത്വം എന്നറിയുന്നതിനൊപ്പം പ്രാധാന്യമുള്ള കാര്യമാണ് എന്ത് തത്വം അല്ല എന്നറിയുന്നു. അങ്ങനെ അറിഞ്ഞില്ലെങ്കിൽ എന്ത് വരും? തത്വം അല്ലാത്തതിന് തത്വം എന്ന് ഗ്രഹിക്കുന്നതാണ് വിപര്യം എന്ന് പറയുന്നത്. തത്വത്തെ സംബന്ധിച്ച് വിപര്യ ബോധം വരും. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? എന്തെല്ലാം നമുക്കിവിടെ അനുഭവപ്പെടുന്നുണ്ടോ ഇതെല്ലാം ഏകമായ തത്വത്തിന്റെ പ്രകാശമാണ്. ഇവിടെ അനുഭവപ്പെടുന്നതല്ല, പക്ഷെ അനുഭവങ്ങളെല്ലാം ശുദ്ധമല്ല, കലർപ്പുള്ള അനുഭവങ്ങളാണ്. തത്വം തന്നെയാണ് അനുഭവപ്പെടുന്നത്, പക്ഷേ നമ്മൾക്ക് അനുഭവപ്പെടുമ്പോൾ എങ്ങനെ വരുന്നു? സത്യവും മിഥ്യയും കലർന്നിട്ട് അനുഭവപ്പെടുന്നു. അങ്ങനെ ആയിപ്പോയി. ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ തന്നെ എന്ത് വരുന്നു? അവിടെ അധ്യാസം സംഭവിക്കുന്നു. സത്യ അനുദയോർ മിഥുനീകൃത്യ, നമ്മൾ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ അനുഭവപ്പെടുമ്പോൾ ഈ അനുഭവത്തിൽ പെടുന്നതാണ് ഇതെല്ലാം, ആനന്ദവും ആനന്ദമയനും എല്ലാം അനുഭവപ്പെടുന്നതാണ്. ഈ അനുഭവത്തിൽ നിന്ന് തത്വത്തെ വേർതിരിച്ച് മനസ്സിലാകണം. അവരാണ് പറഞ്ഞത് എന്താണ് തത്വമെന്ന് മനസ്സിലാകുന്നതോടൊപ്പം തന്നെ പ്രധാനമാണ് എന്തല്ല എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ തത്വത്തെ തത്വമെന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് വിപരീയ അനുഭവമായി പോകും. രജ്ജുവിനെ സർപ്പമെന്ന് ധരിക്കുന്നത് പോലെ. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ എടുത്ത് വിചാരം ചെയ്യുന്നത്. പലരും ചോദിക്കാറുണ്ട് തത്വം എന്താണ് അതെന്ന് പറഞ്ഞാൽ പോരെ, അഹം ബ്രഹ്മാസ്മി തത്വമസി. മറ്റൊന്ന് അതല്ല എന്നെന്തിന് പറയണം? അതല്ല എന്ന് പറയേണ്ടി വരുന്നത് അത് തത്വമായി നമ്മുടെ മുമ്പിൽ അനുഭവപ്പെടുന്നുകൊണ്ടാണ്. നമ്മളുടെ മുമ്പിൽ എന്തൊക്കെ അനുഭവപ്പെടുന്നു അതെല്ലാം സത്തായിട്ട് അനുഭവപ്പെടുന്നത്. രജുവിൽ സർപ്പത്തെ അനുഭവിക്കുമ്പോൾ ആ സർപ്പത്തെ എന്താണ് സത്യമായിട്ട് അനുഭവിക്കുന്നത്. ആ ഇത് ഭ്രാന്തമായ സർപ്പമാണെന്ന് ആ സമയം അറിയുന്നില്ല. അതും സത്തിന്റെ ശക്തി തന്നെയാണ്. കാരണം എന്തുകൊണ്ട്? സത്തിൽ പ്രകടമാകുന്നു എന്ന് സത്തായിട്ടേ അനുഭവപ്പെടുത്തുള്ളൂ. പക്ഷെ അതല്ല, അനുഭവത്തിന് ആധാരമായിരിക്കുന്ന രജ്ജുവാണ് സത്യം എന്നുള്ള ബോധം വരണം. അപ്പോൾ അവിടെ നിഷേധിക്കേണ്ടി വരും, നായം സർപ്പഹ, ഇത് സർപ്പം അല്ല. ഇയം രജ്ജുഹു, ഇത് രജ്ജുവാണ്. രണ്ടും വരും. എന്തുകൊണ്ട്? ആ ദൃഷ്ടാന്തം പോലെ തന്നെ സർവവും ഇവിടെ എന്തൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ എല്ലാം ആ സത്തിന്റെ പ്രകാശനമാണ്. പക്ഷെ അത് സത്തായി പ്രകാശിക്കുന്നില്ല, മിഥുനീകരിച്ച് അനുഭവപ്പെടുന്നു. അതുകൊണ്ടാണ് മറ്റു ഭാഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്താണ് നിഷേധിക്കുന്നത്. ഇല്ലെങ്കിൽ എന്താ ഈ ശരീരബോധം മതിയല്ലോ, ഞാൻ ഇതാണ്, കാരണം ഇതിനെ ഞാൻ ഇതിനെ സത്തായിട്ട് അറിയുന്നു. ഞാനിതിനെ അറിയുമ്പോഴും സത്തയുടെ അനുഭവം എനിക്കുണ്ട്. പക്ഷെ അതിനെ നിരാകരിക്കുന്നില്ലേ? അന്നമയ കോശമല്ല, പ്രാണമയ കോശമല്ല, മനോമയ കോശമല്ല, വിജ്ഞാനമയ കോശമല്ല, ആനന്ദമയ കോശമല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിരാകരിക്കുന്നില്ലേ? അപ്പൊ പരമാർത്ഥ ബോധത്തിന് അതാവശ്യമാണ്. അതുകൊണ്ടാണ് മറ്റനുഭവങ്ങളെ നിരാകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിനെക്കൂടെ എടുത്ത് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ ഇത്യത്ര ബ്രഹ്മണേവ സ്വപ്രധാനമിതി എന്നുവച്ച ആനന്ദമയസ്യ ആത്മനോഭാവാഭാവശങ്കായുക്ത പ്രിയമോദാദി വിശേഷസ്യ ആനന്ദമയസ്യ സർവലോക പ്രസിദ്ധത്വ. ശരി, ഇവിടെ ബ്രഹ്മത്തെ നിർദ്ദേശിച്ചു ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്നുള്ളത്. അതാണ് പരമാർത്ഥം, അതാണ് ശ്രീയുടെ താല്പര്യം. ആ ബോധമാണ് ഉണ്ടാവേണ്ടത്. ആ ബോധത്തിലാണ് മറ്റ് വിപര്യങ്ങളും വികല്പങ്ങളും എല്ലാം അവസാനിക്കേണ്ടത്, എല്ലാം അംഗീകരിക്കാം. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. കഥം പുനഃ സ്വപ്രധാനം സദ്ബ്രഹ്മ ആനന്ദമയസ്യ പുച്ഛത്വേന നിർദ്ദേശിച്ചത്? ശബ്ദത്തിൽ നിന്നല്ലേ ബോധം ഉണ്ടാകേണ്ടത്? ശബ്ദം തന്നെ പ്രമാണമായിരിക്കുന്നത്. അവിടെ പ്രയോജിക്കുന്ന ഏതൊരു ഇങ്ങനെ ഒരു ശബ്ദം വിഭ്രാന്തിക്ക് കാരണമായാലോ? ഏ ശബ്ദം? ബ്രഹ്മശബ്ദം പറഞ്ഞ ശേഷം അടുത്ത് പറഞ്ഞിരിക്കുന്നു പുച്ഛം എന്ന് പറഞ്ഞിരിക്കുന്നു. പുച്ഛം എന്ന് പറഞ്ഞാൽ വാല്. ഇപ്പൊ ബ്രഹ്മം വാലാണ്. ഏതിന്റെ? ആനന്ദമയനെ കുറിച്ച് പറഞ്ഞിട്ടാ പറഞ്ഞിരിക്കുന്നു. ആനന്ദമയന്റെ വാലാണ് ബ്രഹ്മം. ഇതെന്താ സംബന്ധമാണ് പറയുന്നു? ബ്രഹ്മതത്വത്തെ കുറിച്ച് പറഞ്ഞിട്ട് അതിന് പിന്നെ വാലെന്ന് പറയുന്നു? അതൊന്നിനെ താഴ്ത്തി കിട്ടാനാണ് പറയുന്നത്. സാർ, നമ്മൾ വ്യവഹാരത്തിൽ പറയും പ്രധാനപ്പെട്ട ഒരാളിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയും, ഓ മറ്റേ ആൾ അയാളുടെ വാലാണെന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് താഴ്ത്തി കിട്ടാൻ പറയുന്നതാണ്. ആനന്ദമയനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അടുത്ത് പറയുന്നു ബ്രഹ്മം പുച്ഛമാണ്. എന്നിട്ട് പറയുന്നു അതാണ് മുഖ്യമെന്ന്. ഇതെങ്ങനെ ശരിയാകും? കഥം പുനഃ സ്വപ്രധാനം സദ്ബ്രഹ്മ. ബ്രഹ്മത്തെ പ്രധാനമായി പറഞ്ഞിട്ട് ആനന്ദമയസി പുച്ഛത്തിന് അത് ആനന്ദമയ വാലാണെന്ന് അങ്ങനെ പറയുന്നു. നിർദ്ദിശിതേ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠായതി ഈ ഭാഗത്ത് നിഷദോഷ പുച്ഛവത് പുച്ഛം പ്രതിഷ്ഠ പരായണ മേഘനയുടെ ലൗകികസ് ആനന്ദജാതസ് ബ്രഹ്മാനന്ദ ഇത്യത് അനേന വിവക്ഷ്യതേ അവയവത്വം. പറയുന്നത് ശരിയാണ്. പക്ഷെ ബ്രഹ്മപുച്ഛം എന്ന് പറഞ്ഞതിന് ശേഷം തൊട്ടടുത്തു വരുന്ന അതുകൂടെ ശ്രദ്ധിക്കുക. അടുത്തു വന്നിരിക്കുന്ന എന്താണ്? പ്രതിഷ്ഠ എന്നാണ്. മുമ്പ് പറഞ്ഞ എല്ലാ ഭാഗത്തും ഇതുപോലെ വന്നു. അന്നമയനെ കുറിച്ചും പ്രാണമയനെ കുറിച്ചും മനോമയനെ കുറിച്ചും വിജ്ഞാനമയനെ കുറിച്ചും എല്ലാം അവിടെ അവയവ കൽപ്പനയുണ്ട്. ആനന്ദമയനെ കുറിച്ചും പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അതിന്റെ തുടർച്ചയായിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു പ്രവാഹമാണ്. ബ്രഹ്മത്തെക്കുറിച്ച് വന്നു കഴിഞ്ഞപ്പോഴും അവിടെ അത് പറഞ്ഞു. പക്ഷെ ഇവിടെ ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പ്രതിഷ്ഠ എന്നുള്ള ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നതുകൊണ്ട് ബ്രഹ്മത്തെ പ്രതിഷ്ഠയായി നിർദ്ദേശിച്ചിരിക്കുന്നതുകൊണ്ട് അതിനെ കേവലം പുച്ഛം എന്നെടുത്താൽ പോലെ. പുച്ഛശബ്ദം അവിടെ എന്തിനുപയോഗിച്ചു? കാരണം ഇവിടെ പക്ഷി രൂപക കൽപ്പനയാണ്. പക്ഷിയെ സംബന്ധിച്ചിടത്തോളം അതിന് പറക്കുന്നതിന് ചിറക് എങ്ങനെയാണോ പ്രധാനമായിരിക്കുന്നത് അതുപോലെ അത് ബാലൻസ് ചെയ്യുന്നത് അതിന്റെ വാലുകൊണ്ടാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പക്ഷിയെ സംബന്ധിച്ച്. ചിറക് വെച്ച് മാത്രം അതിന് പറക്കാൻ പറ്റത്തില്ല. വാലുകൂടെ ഉണ്ടായാലേ അതിന് ശരിയായ ദിശയിലേക്ക് പറന്നു പോകാൻ കഴിയത്തുള്ളൂ. അപ്പൊ പക്ഷി രൂപകമായതുകൊണ്ടാണ് ഇവിടെ പുച്ഛശബ്ദം വന്നത്. അല്ല, ബ്രഹ്മത്തിന് വാലുള്ളതുകൊണ്ടല്ല. രൂപകമായി പറയുമ്പോൾ അങ്ങനെയുള്ള പ്രതീകാത്മകമായ ശബ്ദങ്ങൾ ഉപയോഗിക്കുക. ആ ശബ്ദങ്ങളുടെ വാച്യാർത്ഥത്തല്ല എടുക്കേണ്ടത്, അതിന്റെ അവിടെയും താല്പര്യത്തേന് എടുക്കേണ്ടത്. അത് ദ്യോതിപ്പിക്കുന്നതിനാണ് തൊട്ടടുത്ത് പ്രതിഷ്ഠാശബ്ദവും പറഞ്ഞത്. ബ്രഹ്മശബ്ദം വന്നു, പുച്ഛശബ്ദം വന്നു, പ്രതിഷ്ഠാശബ്ദവും വന്നു. പിന്നെ തുടർന്നു വരുന്ന വാക്യങ്ങളും ഉണ്ട്, അതും നോക്കണം. മുമ്പ് പറഞ്ഞു വന്നതിന്റെ തുടർച്ചയായി ഈ ശബ്ദങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ബ്രഹ്മതത്വത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന് ചില വിശേഷതകളുണ്ട്. അതിനെ പറയുന്നതിനായിട്ടാണ് ഈ രണ്ട് ശബ്ദങ്ങളും ഉപയോഗിച്ചത് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. പുച്ഛവത് പുച്ഛം, അതതിന്റെ ആശ്രയം എന്നുള്ള അർത്ഥത്തെ പോലെയാണ്. പക്ഷിക്ക് എങ്ങനെയാണോ പുച്ഛം പ്രധാനമായിരിക്കുന്നത്, അതുപോലെ ഇത് പ്രധാനമാണ് സർവത്തിനും. പുച്ഛത്തെപ്പോലെ എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. സാറിന് നമ്മൾ പറയുമ്പോൾ തന്നെ പറഞ്ഞല്ലോ, പ്രധാനപ്പെട്ട വ്യക്തി. അതിനെ ആശ്രയിച്ചു കഴിയുന്ന ഒരു വ്യക്തിയെ പറയാം, അവൻ വെറും ബാലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ വാച്യാർത്ഥമല്ല നമ്മൾ അവിടെ എടുക്കുന്നു. ആ പ്രധാനപ്പെട്ട വ്യക്തിയുടെ ബാലാണെന്നല്ല, വ്യക്തിക്ക് ഒരിക്കലും ബാലില്ല. അങ്ങനെ പറയുന്നിടത്ത് പുച്ഛ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പുച്ഛവത് വാല് പോലെ എന്നാണ്. അത് ലൗകികമായ ഭാഷയിൽ പോലും അങ്ങനെ എടുക്കുന്നു. വാല് പോലെ എന്ന് വെച്ചാൽ ആശ്രയിച്ച് മാത്രം കഴിയുന്ന ആളാണ് എന്നാണ്. ഇവിടെ വേറൊരർത്ഥത്തിൽ പറയുന്നു. ഇവിടെ അതിന്റെ പ്രാധാന്യത്തെ കാണിക്കാൻ വേണ്ടി പറയുന്നു. പുച്ഛത്തെ പോലെ എങ്ങനെയാണോ പക്ഷിക്ക് പുച്ഛം പ്രധാനമായിരിക്കുന്നത്, അതുപോലെ പ്രധാനപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിലാണ്. ഇതൊരു ഭാഷാശൈലിയാണ്. അത് ലോകത്തിൽ എങ്ങനെ ഉപയോഗിക്കുന്നു അതുപോലെ വേദത്തിൽ ഉപയോഗിച്ചു തന്നെയാണ്. അപ്പോൾ ആ പ്രാധാന്യത്തെ കാണിക്കാം. എന്തുകൊണ്ട് അതിന് പ്രാധാന്യത്തെ കാണിക്കുന്നു എന്ന് പറയുന്നത്, തൊട്ടടുത്ത് പ്രതിഷ്ഠ എന്ന് പറഞ്ഞിരിക്കുന്നു. പരായണം, ഏകനീഡം, ഏകം മുഖ്യം, നീഡം ആശ്രയം, മുഖ്യമായ ആശ്രയം. ബ്രഹ്മം എന്ന് പറയുന്നത് മുഖ്യമായ ആശ്രയമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുഖ്യം എന്നുള്ളത് കാണിക്കാൻ, പ്രാധാന്യം കാണിക്കാൻ വേണ്ടിയാണ്. പുച്ഛശബ്ദം പ്രതിഷ്ഠ എന്ന് പറയുന്നത് ആശ്രയം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതതിന്റെ ഉറച്ച അടിത്തറയാണ് എന്ന് പറയാം. പ്രതിഷ്ഠ സാധാരണ ഉറപ്പിക്കുന്നതിന് പറയുകയാണല്ലോ. എന്തിന്റെ അടിത്തറ, ഉറച്ച അടിത്തറ എന്ന് പറയുന്നു, എന്തിന്റെ ആശ്രയം? കാരണം ഇവിടെ തൊട്ടു മുമ്പ് ചർച്ച ചെയ്തത് എന്താണ്? ആനന്ദത്തെ കുറിച്ചാണ്. ആനന്ദമയനെ കുറിച്ചാണ് അവിടെ ചർച്ച ചെയ്തത്. ആനന്ദമയനായി ഇനി ആരെടുത്താലും ശരി, അതിന്റെ എല്ലാം ഉറപ്പുള്ള അടിത്തറയാണ് ബ്രഹ്മം. ബ്രഹ്മത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അതാണ് അടുത്ത് പറയുന്നത്, ലൗകികസ്യ ആനന്ദ ജാതസ്യ ബ്രഹ്മാനന്ദ. ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ആനന്ദം, അതാണ് ഈ ലൗകികമായി അനുഭവപ്പെടുന്ന എല്ലാ ആനന്ദത്തിന്റെയും ആധാരം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ലൗകികസ്യ ആനന്ദ ജാതസ്യ ബ്രഹ്മാനന്ദ ഏകനീഡം മുഖ്യമായ ആശ്രയം. ആ മുഖ്യമായ ആശ്രയത്തെ, ബ്രഹ്മരൂപത്തിലുള്ള ആശ്രയത്തെ ആശ്രയിച്ചിട്ടാണ് ഈ ആനന്ദങ്ങളെല്ലാം നാനാതര പ്രിയമോദ പ്രമോദ രൂപത്തിലുള്ള ആനന്ദമെല്ലാം പ്രകടമാകുന്നത്. അത് ആനന്ദത്തിനോട് പ്രാധാന്യം കൊടുക്കുന്നു, കാരണം ജീവൻ ആഗ്രഹിക്കുന്നതായതുകൊണ്ട്. അതിനുവേണ്ടി മറ്റെന്തും അവൻ ത്യജിക്കാൻ തയ്യാറാണ്. ആനന്ദത്തിന് വേണ്ടി എന്തും കൈവിടാൻ തയ്യാറാണ്. ജീവനെപ്പോലും അവൻ ഉപേക്ഷിക്കും. അങ്ങനെയുള്ള ആനന്ദത്തിന്റെ ലൗകിക ആനന്ദങ്ങൾ എന്ന് പറയുന്നു. ലൗകിക ആനന്ദ ജാതസ്യ ആശ്രയമാണ് ബ്രഹ്മം. ബ്രഹ്മത്തെ ആശ്രയിച്ചിട്ടാണ് അതെല്ലാം നിൽക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ സ്വയം സച്ചിദാനന്ദം എന്ന് പറയുന്നത്. സത്തായും ചിത്തായും ആനന്ദമായും ഇരിക്കുന്നു. ആനന്ദം മാത്രമേ ഉള്ളൂ, ദുഃഖമില്ലേ, അത് ബ്രഹ്മത്തെ ആശ്രയിച്ചല്ലേ ഇരിക്കുന്നു. എല്ലാമാണ്. എന്നാലും സത് എന്ന് പറയുമ്പോൾ എങ്ങനെയാണോ അസത്തിനെ നിഷേധിച്ചിട്ട് സത്തിനെ ഗ്രഹിക്കുന്നത്, അതുപോലെ ആനന്ദം എന്ന് പറയുമ്പോൾ ദുഃഖത്തെ നിഷേധിച്ചിട്ട് ആനന്ദത്തെ ഗ്രഹിക്കുന്നു. അതതിന്റെ സ്വരൂപമല്ല, സ്വരൂപത്തിൽ നിന്ന് വേറിട്ട് നമ്മുടെ ബുദ്ധിയിൽ അനുഭവിക്കുന്നു. ആനന്ദത്തെ കുറിച്ചൊന്നുമല്ല ഇവിടെ പറയുന്നു. സർവ ആനന്ദത്തിനും ആശ്രയമായിരിക്കുന്ന, അതിനധിഷ്ഠാനമായിരിക്കുന്ന ആനന്ദം ഏതൊരു അധിഷ്ഠാനത്തിലാണോ എല്ലാ ആനന്ദങ്ങളും പ്രകടമാകുന്നത്. അതാണ് അവിടെ യുവാവിന്റെ ആനന്ദത്തിൽ തുടങ്ങി അവിടെ വർണ്ണിച്ചത്. അക്കാര്യം ഇവിടെ ആനന്ദത്തിന്റെ പ്രകടനമാണ്. പല ഭാഗത്തും ഇവിടെ ആനന്ദത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അതിന്റെ എല്ലാം പരമാധാരമായി തത്വത്തെ വെളിപ്പെടുത്തണം. ആ തത്വത്തിന് ബ്രഹ്മം എന്ന് പേര് കൊടുത്തു. മറിച്ച് ആനന്ദമയൻ എന്നുള്ള ഒരു ശബ്ദം കൊണ്ട് ഇവിടെ എല്ലാം ആനന്ദമാണ് എന്ന് ഉറപ്പിച്ചു കളയരുത്. ആനന്ദമല്ല, ആനന്ദാശ്രയമാണ് ഇവിടെ ഏകനീഡം മുഖ്യാശ്രയം. അവയവത്വം അല്ലാതെ ഇതിന് അവയവമില്ല. ആനന്ദത്തിന്റെ ഒരു ഭാഗത്തെ കുറിച്ചല്ല പറയുന്നത്. അനുഭവത്തിന് വിഷയമായിരിക്കുന്ന എല്ലാ ആനന്ദവും ആനന്ദത്തിന്റെ ഭാഗമാണ്. നിങ്ങളത് എവിടെ പോയി അനുഭവിച്ചാലും ശരി, ഇവിടെ ഇരുന്നു കൊണ്ട് വിഷയങ്ങളെ അനുഭവിച്ചുള്ള ആനന്ദമായാലും ശരി, അല്ല അങ്ങ് പോയി സമാധി പോയിരുന്ന അവിടെ അനുഭവിക്കുന്ന ആനന്ദമായാലും ശരി, അല്ല ആനന്ദത്തിന്റെ അംശമാണ് അനുഭവിക്കുന്നത്. അത് ആരോപിതമായ ആനന്ദത്തെയാണ് അനുഭവിക്കുന്നത്. ആനന്ദം വാസ്തവത്തിൽ അത് നിരംശമാണ്, അംശരഹിതമാണ്. അത് മുഖ്യാധാരമാണ് സർവ ആനന്ദത്തിന്റെ, നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ആനന്ദങ്ങളുടെയും. അതിലേറ്റക്കുറച്ചിൽ അത് നിരതിശയമാണ്. അതിനാണ് പേര് പറയുന്നത് ഭൂമ എന്ന് പറയുന്നത്. അത് സർവവ്യാപകമാണ്. ഇവിടെ അനുഭോക്താവ്, അനുഭോഗ്യം, അനുഭവം എന്നുള്ള ഭേദങ്ങളില്ല. അങ്ങനെയുള്ള ഒരു ആനന്ദത്തെ നിർദ്ദേശിക്കുമ്പോൾ അതിനെങ്ങനെ നിർദ്ദേശിക്കാൻ പറ്റും? എല്ലാ ആനന്ദത്തിന്റെയും ആധാരം ഇവിടെ പറയും. ആനന്ദത്തിന്റെ മീമാംസയാണ് ഇവിടെ എന്ന് പറയും. ജീവൻ ഇച്ഛിക്കുന്ന അതാണ്, ആനന്ദമാണ് ഇച്ഛിക്കുന്നത്. ഏത് വിഷയ അനുഭവത്തിലും അവൻ ആഗ്രഹിക്കുന്ന എന്താണ്? ആനന്ദത്തെ പ്രാപിക്കുക. മോക്ഷം എന്ന് പറയുന്നത് എന്താണ്? ആനന്ദത്തെ പ്രാപിക്കുന്നതാണ് എന്ന് ധരിക്കുന്നുകൊണ്ടാണ് അവൻ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത്. ഇവിടെ ആനന്ദത്തെ അനുഭവിക്കുക, ലൗകികമായ ആനന്ദത്തെക്കാളെല്ലാം ഉപരിയായിട്ടുള്ള അലൗകികമായ ഒരു ആനന്ദത്തെ അനുഭവിക്കുക, ഈ പ്രതീക്ഷയിലാണ് അവൻ അതിനുവേണ്ടി പരിശ്രമിക്കുന്നത്. എന്റെ ദുഃഖേന സമ്പിന്നം, അവിടെ ദുഃഖവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ദുഃഖഭിന്നമാണ്. നജഗ്രസ്തം അത് പറയുന്നു, ആനന്ദത്തിൽ ദുഃഖം കടന്നുകൂടിയിട്ടില്ല, ദുഃഖം ബാധിക്കപ്പെട്ടതല്ല ആനന്ദം. ഇങ്ങനെയൊക്കെ ആനന്ദത്തെ കുറിച്ച് വർണ്ണിക്കുമ്പോഴാണ് ആനന്ദത്തിൽ വലിയ ആനന്ദം, അതിനുവേണ്ടിയിട്ട് മനുഷ്യൻ ജീവൻ പരിശ്രമിക്കുന്നു. പക്ഷെ ഇവിടെ തത്വത്തെ പറയുന്നത് എങ്ങനെ? അങ്ങനെ എന്തെല്ലാം ആനന്ദ ഭാവനകളുണ്ടോ, ആനന്ദ സങ്കല്പങ്ങളുണ്ടോ, അതിനെല്ലാം ആധാരമായിരിക്കുന്നത് അവയവത്വം, അംശമായ ആനന്ദത്തെ കുറിച്ചല്ല. എന്തുകൊണ്ട്? ഏതസ്യൈവ ആനന്ദസ്യ അന്യാനി ഭൂതാനി മാത്രം ഉപജീവന്തി. ഇവിടെ ആനന്ദം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്, അത് സച്ചിദാനന്ദമാണ്. ഈ ഉപാധിജനിതമായി ഉപാധികളെ കൊണ്ട് അന്ധകരണം, ശരീരം തുടങ്ങിയ ഉപാധികളെ കൊണ്ട് അതിന്റെ ആ ആനന്ദത്തിന്റെ ലേശത്തെ അനുഭവിച്ചുകൊണ്ടിട്ടാണ്. ആ ആനന്ദത്തിന്റെ ഒരു ലേശമാണ് ഈ ബുദ്ധിയുടെ പ്രകാശം. ആ ആനന്ദത്തിന്റെ ലേശമാണ് ഈ അസ്തിത്വത്തിന്റെ പ്രകാശം, അഹം അസ്മി എന്നറിയുന്നു. ആനന്ദത്തിന്റെ ഒരു അംശമാണ് അഹം സുഖി എന്നിങ്ങനെ അറിയുന്നു. അതാണ് പറയുന്നത്, ഏതസ്യ ആനന്ദസ്യ ആനന്ദസ്യ അന്യാനി ഭൂതാനി മാത്രം ഉപജീവന്തി. എന്റെ ഒരു ലേശത്തെ ബാക്കിയുള്ളവർ ഗ്രഹിക്കുന്നു. ജീവൻ അത്രേ കഴിയത്തുള്ളൂ. അതിന്റെ ഒരു ലേശത്തെ ഗ്രഹിക്കാനേ പറ്റും. ജീവഭാവത്തിൽ അതേ സാധ്യമാകും. ജീവഭാവത്തിൽ അവന് നിരതിശ ആനന്ദം പ്രാപിക്കാൻ പറ്റുന്നില്ല. ഇത് ശ്രുത്യന്തര. അതുകൊണ്ട് ഈ ലേശാനന്ദമല്ല ഇവിടെ പറയുന്നത്, സർവാധാരമായിരിക്കുന്ന അദ്വൈതമായിരിക്കുന്ന തത്വമാണ്. അവിടെ ഇത്ര ആനന്ദം, ഇത്ര സത്ത്, ഇത്ര ചിത്ത്, അങ്ങനെയൊന്നും വേർതിരിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? അത് ഏകരൂപമാണ്. അദ്വൈതമായിരിക്കുന്ന വസ്തുഏകരൂപമേ ആയിരിക്കും. അപ്പോൾ അതിന് ഇത്രമാത്രം ആനന്ദം, ഇത്രമാത്രം ചിത്ത്, അങ്ങനെയൊന്നും അത് വേർതിരിക്കാൻ പറ്റില്ല. അതിനെ ചിത്തായി ധരിച്ചു കഴിഞ്ഞാൽ അത് തന്നെ സത്ത്, അത് തന്നെയാണ് ആനന്ദം. അതിനാനന്ദമായി ധരിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് സത്ത്, അത് തന്നെയാണ് ചിത്ത്. അവിടെ ഒരു തരത്തിലും ദ്വൈതത്തിന് സ്ഥാനമില്ല, ഭേദത്തിന് സ്ഥാനമില്ല. അതുകൊണ്ട് ആനന്ദത്തെക്കുറിച്ചുള്ള ഭ്രാന്തി വേണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അപിച്ച ആനന്ദമേസി ബ്രഹ്മത്വേ പ്രിയാദ്യ അഭിവൃത്തിന് സവിശേഷം ബ്രഹ്മ അഭ്യുപഗന്തവ്യം. പിന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ ഇന്നാരെ ഭജിച്ചു, ഇന്ന ദേവനെ ഭജിച്ചു, ഇന്ന ഈശ്വരനെ ഭജിച്ചു, എനിക്ക് ആനന്ദമുണ്ടായി. ഞാൻ ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് ആനന്ദത്തെക്കുറിച്ച് ഒരു അനുഭവമില്ല. നിങ്ങൾ ആനന്ദത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു, നിങ്ങൾക്ക് ആനന്ദ അനുഭവം ഉണ്ടായിട്ടില്ല. മറിച്ച് ഞാൻ അങ്ങനെയല്ല, ഞാൻ ആനന്ദത്തെ അനുഭവിക്കുന്നു. നിങ്ങൾ ആനന്ദത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ട് ഞാൻ അനുഭവിക്കുന്ന ആനന്ദത്തെ നിഷേധിച്ചാൽ അങ്ങനെ ശരിയാകും എന്നൊരാൾക്ക് ചോദിക്കാം. എന്നുവെച്ചാൽ ആനന്ദത്തെ അനുഭവിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ആനന്ദം സർവാധാരമാണെന്ന് പറയുമ്പോഴും ആനന്ദത്തെ അനുഭവിക്കുന്നുള്ള ഒരു ജീവൻ ആനന്ദത്തെ അനുഭവിക്കുന്നുള്ള ആ സാധ്യത നിഷേധിക്കാൻ പറ്റത്തില്ല. അതല്ല അവിടെ പറഞ്ഞു, യുവാവിന്റെ ആനന്ദം തുടങ്ങി പരലോകത്തിലെ ആനന്ദം വരെ എത്രയോ വലിയ ആനന്ദമുണ്ട്. അപ്പൊ അതിനൂടെ നിഷേധിക്കുന്നില്ല, അത് പരമാർത്ഥമാണോ എന്നുള്ള ചിന്തയാണ്. പിന്നെ ഈ ആനന്ദ, ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നിങ്ങളെ നിർഗുണ ബ്രഹ്മവാദികൾക്ക് ഈ ആനന്ദത്തെ കുറിച്ച് എന്ത് പറയാനുണ്ട്? ആണ് പറയുന്നത്, അഭിജ ആനന്ദമേസി ബ്രഹ്മത്വേ. ശരി, ആ നിങ്ങൾ അനുഭവിക്കുന്ന വലിയ ആനന്ദത്തെ ബ്രഹ്മമായി സ്വീകരിച്ചോളൂ. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതാണ് ആനന്ദമയനാണ് ബ്രഹ്മം സ്വീകരിച്ചാൽ പ്രിയാദ്യ അവയവത്വന് സവിശേഷം ബ്രഹ്മ അഭ്യവഗന്തവ്യം. അപ്പൊ അതിനെ സവിശേഷ ബ്രഹ്മമായി സ്വീകരിക്കുന്നു. പ്രിയമോദ പ്രമാദാദികളുള്ള അതിനാണ് പറയുന്നത് സവിശേഷ ബ്രഹ്മ അല്ലെങ്കിൽ സഗുണ ബ്രഹ്മ. അത് അംഗീകരിക്കുന്നുണ്ട്. സഗുണ ബ്രഹ്മം എന്ന് പറയുന്ന ഒന്നുണ്ട്, അതിൽ ആനന്ദമുണ്ട്. ആ സഗുണ ബ്രഹ്മത്തിന് ആനന്ദത്തെ കൊടുക്കുന്നതിനുള്ള ശേഷിയുണ്ട് ഉപാസകൻ. നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, ഉപാസകൻ തന്റെ ധ്യാനത്തിലൂടെ ആ പരമാത്മാവിന്റെ സ്വന്തമായിരിക്കുന്നു ആനന്ദത്തെ നേടുന്നു. പറയുന്നു, ഞാൻ ആനന്ദം നിറഞ്ഞവനായിരിക്കുന്നു, ഉപാസനയിലൂടെ എനിക്കത് കിട്ടി. ആ ഉപാസനയും ആ പ്രാപ്തിയും ആ ഉപായങ്ങളും എല്ലാം എന്താണ്? സഗുണ ബ്രഹ്മത്തെ സംബന്ധിച്ചാണ്. സഗുണ ബ്രഹ്മത്തെ ഉപാസിക്കുക, സദ്ദേവതകളെ ഉപാസിക്കുക, അവിടെയൊക്കെ ആനന്ദം ഉണ്ടാവും. ഈ ദുഃഖങ്ങളെല്ലാം വിസ്മരിക്കത്തക്ക ആനന്ദം, ദേവന്മാരും മറ്റും അനുഭവിക്കുന്ന ആനന്ദം, അതവരുടെ കർമ്മ ഉപാസനകളുടെ ഫലമാണ്. അതുകൂടെ അംഗീകരിക്കുന്ന സഗുണ ബ്രഹ്മത്തെ സംബന്ധിച്ചതെല്ലാം ശരിയാണ്. ഇവിടെ അതല്ല താല്പര്യം, ഇവിടെ പരമാർത്ഥ തത്വത്തെ ബോധിപ്പിക്കുകയാണ്. അതിനെ സഗുണം നിർഗുണം എന്ന് പറഞ്ഞ് വേർതിരിക്കേണ്ട കാര്യമില്ല. സഗുണം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടക്കാർ അതിന്റെ കൂട്ടത്തിൽ കൂടും, ഞങ്ങൾ സഗുണവാദികളാണ്. നിർഗുണം എന്ന് പറഞ്ഞാൽ വേറെ കൂട്ടക്കാർ പറയും, ഞങ്ങൾ നിർഗുണവാദികളാണ്. രണ്ടും വേണ്ട നോക്ക്. നമുക്ക് പറയാം, എന്താണോ പരമാർത്ഥം അത് സഗുണം നിർഗുണം എന്നുള്ള ഭേദം കൂടാതെ പരമാർത്ഥ തത്വം അത്. അങ്ങനെ പറയുമ്പോൾ എളുപ്പമായി കാര്യം മനസ്സിലാക്കാം. ഇവിടെ പരമാർത്ഥ തത്വത്തെയാണ് വെളിപ്പെടുത്തുന്നത്, അതിന് നിർഗുണമെന്ന് പേരിട. അത് ഗുണവിശിഷ്ടമല്ല എന്തായാലും. അഭിജ ആനന്ദമയ ബ്രഹ്മസ്യ പ്രിയാ പ്രിയാദ്യ അവയവത്വേന സവിശേഷം ബ്രഹ്മം. ഇവിടെ ആനന്ദമയനെ ബ്രഹ്മമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് സഗുണ ബ്രഹ്മമാണ്. എന്നുവെച്ചാൽ അത് ഉപാസനയ്ക്ക് വേണ്ടിയാകും. പക്ഷേ ഇവിടെ എന്താണ് ഭാഷകാരൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്? ശ്രുതിയുടെ താല്പര്യത്തെ ഭാഷകാരൻ എങ്ങനെ കണ്ടെത്തി? അതെടുത്ത് പറയുന്നു, നിർവിശേഷന്ത് ബ്രഹ്മവാക്യ ശേഷേശ്രുതി. ഇവിടെ നിർവിശേഷ ബ്രഹ്മമാണ്, പ്രിയമോദ പ്രമോദാദികളൊന്നുമില്ലാത്ത. നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ആനന്ദം പോലും ഈ പ്രിയമോദ പ്രമോദങ്ങളിൽ ഉൾപ്പെട്ടു പോകും. അതെല്ലാം എന്തായി വരും? സഗുണ ബ്രഹ്മത്തിന്റെ ഭാവമാണ്. ഇവിടെ അതല്ല പറയുന്നത്, നിർവിശേഷം, ഈ വിശേഷങ്ങളൊന്നും കൂടാതെയുള്ള പ്രിയമോദ പ്രമോദാദികളൊന്നും കൂടാതെയുള്ള നിർവിശേഷമായ ബ്രഹ്മം വാക്യശേഷേശ്വരീയത്തെ. വാക്യശേഷത്തിൽ അതിനെ ആണ് പറയുന്നത്. എങ്ങനെ? വാങ് മനസ്സയൂർ അഗോചരത്വ അഭിധാന. തുടർന്ന് പറയുന്നുണ്ട്, വാക്കും മനസ്സും ഒന്നും അവിടെ എത്തിച്ചേരത്തില്ല. വാങ് മനസ്സയോ അഗോചരത്വ അഭിധാന. ആ സ്വരൂപത്തെ കുറിച്ച് പറയുകയാണ്. സഗുണ ഭാവങ്ങളെല്ലാം നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് പ്രാപിക്കാം. കാരണം മനസ്സിന് ഉൾക്കൊള്ളാനൊന്നും അവിടെയുണ്ട്. അനന്ത കല്യാണ ഗുണങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ അതിനെ മനസ്സുകൊണ്ട് നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയും. പക്ഷെ ഇതങ്ങനെയല്ല. വാങ് മനസ്സിൽ അഗോചരത്വം, വാക്കിനോ മനസ്സിനോ അതിനെ വിഷയമാക്കാൻ കഴിയത്തില്ല. എങ്ങനെയാണോ അത് ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളെ വിഷയമാക്കുന്നത്, അത് വിഷയമാക്കുന്നില്ല. വിഷയമാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ വാക്കും മനസ്സും എന്തു ചെയ്യുന്നു? വാക്കും മനസ്സും അതിനെ തൻ്റെ തന്റെ സ്വരൂപമായി വെളിപ്പെടുത്തുന്നു. അതിനെ വാക്കിന്റെ വാക്കായും മനസ്സിന്റെ മനസ്സായും അതിനെ വെളിപ്പെടുത്തുന്നു. വാക്കും മനസ്സിനും വിഷയമല്ല എന്ന് പറയുമ്പോൾ വാക്കും മനസ്സും നിഷ്പ്രയോജനമെന്നല്ല പറയുന്നത്. വിഷയമെന്ന് പറയുന്നത് ഒരു സാങ്കേതികത്വമാണ്. വിഷയരൂപത്തിൽ അതിനെ പ്രകാശിപ്പിക്കുന്നില്ല, പക്ഷേ സ്വരൂപമായി അത് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു ഇവിടെ വാക്കിനും മനസ്സിനും. തത് അനന്യത്വ മറ്റൊരു സന്ദർഭത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഒന്നും മറ്റൊന്നിന് വിരോധമായിട്ടല്ല വരുന്നത്, ഇതെല്ലാം പരസ്പര പൂരകമായിട്ടാണ് വരുന്നത്. പക്ഷെ എല്ലാത്തിനെയും തത്വദൃഷ്ടിയിൽ, സമ്യക് ദൃഷ്ടിയിൽ കാണണം, വിശകലനം ചെയ്യണം, ഗ്രഹിക്കണം. അപ്പോൾ വൈരുദ്ധ്യങ്ങളെല്ലാം തനിയെ പരിഹരിക്കും. ഇവിടെ എന്താണ്? വാങ് മനസ്സിവർ അഗോചരത്വ അഭിധാനാദി ഏതോ വാചോ നിവർത്തന്തി അപ്രാപ്യ മനസ്സാ സഹ ആനന്ദം ബ്രഹ്മണോ വിദ്വാന്ന വിഭേദി കുതശ്ചന. തൈത്രീയത്തിൽ തന്നെ വീണ്ടും പറഞ്ഞു, വീണ്ടും ബ്രഹ്മം എന്താണെന്നുള്ളത് സ്പഷ്ടമാക്കുകയാണ്. അത് പ്രിയമോദ പ്രമോദാദി ആനന്ദത്തിന്റെ ഭാഗമോ ആനന്ദത്തോട് കൂടിയതോ അല്ല. എന്തുകൊണ്ട്? അതെല്ലാം നമ്മൾ അനുഭവിക്കുന്നതാണ്. ഇവിടെയാണെങ്കിലോ ഏതോ വാചോ നിവർത്തന്തേ. ആ നിർഗുണ സത്യസ്വരൂപത്തിൽ നിന്ന് വാക്കും മനസ്സും പിൻവലിയുന്നു. അപ്രാപ്യ മനസ്സാസഹ മനസ്സിനോടൊപ്പം ഇന്ദ്രിയങ്ങളെല്ലാം പിൻവലിയുന്നു. ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ, അതെന്താണ്? സ്വയം ആനന്ദസ്വരൂപമാണ്. പ്രിയമോദാദി ആനന്ദ വിശേഷത്തോടുകൂടിയതല്ല, മറിച്ചത് സ്വയം ആനന്ദസ്വരൂപമാണ്. അത് ചില സത്സ്വരൂപവും ചിത്സ്വരൂപവുമാണ്. ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന വിഭേദി കുതശ്ചന അഭയം പ്രതിഷ്ഠ പ്രാപ്തോസി. മുമ്പ് വിശദീകരിച്ചാണ്, അഭയത്തെ പ്രാപിക്കുന്നു, അഭയസ്വരൂപത്തെ പ്രാപിക്കുന്നു. പിന്നെ ഭയത്തിനുള്ള നിമിത്തങ്ങളില്ലല്ലോ. അദ്വയമായ തത്വമാണ് പരമാർത്ഥം, അതാണ് തന്റെ സ്വരൂപം എന്ന് ഗ്രഹിച്ചവനെ സംബന്ധിച്ചിടത്തോളം ഭയനിമിത്തമായ ബാഹ്യവസ്തുക്കളില്ല. അതുകൊണ്ടിവിടെ പ്രത്യേകം പറയുന്നു, ന ബിഭേദി കുതശ്ചന. ഒന്നിൽ നിന്നും അവൻ ഭയക്കുന്നില്ല, അവനൊന്നിനെയും ഭയക്കുന്നില്ല. അതുകൊണ്ട് ഈ ആനന്ദ പ്രാചുര്യം എന്ന് പറയുന്ന അർത്ഥത്തെ സ്വീകരിക്കരുത്. ആനന്ദം എന്ന് പറയുമ്പോൾ അത് അനന്തമാണെന്ന് തന്നെ മനസ്സിലാക്കണം, അത് സത്താണെന്ന് തന്നെ മനസ്സിലാക്കണം, അത് ജിത്താണെന്ന് തന്നെ മനസ്സിലാക്കണം. മറിച്ചാണെങ്കിൽ അവിച്ച ആനന്ദ പ്രചരിത്തേ ദുഃഖ അസ്തിത്വം വിഗമ്യതേ പ്രാചുര്യസ്യലോകേ പ്രതിയോഗി അല്പത്വ അപേക്ഷത്വ. ഇനി ആനന്ദമായെന്ന് നേരത്തെ പറഞ്ഞു എന്താണ്, അത് വികാരാർത്ഥമല്ല പ്രാചുര്യാർത്ഥമാണ് ആനന്ദ പ്രചരൻ എന്നെടുക്കണം. ആനന്ദത്തിന്റെ ധാരാളിത്വമുള്ളവൻ, ആനന്ദം ധാരാളമായിട്ടുള്ളവൻ. എന്തിനോട് ആനന്ദം ധാരാളമെന്ന് പറയുന്നു എന്നുവെച്ചാൽ മറ്റെന്തോ കൂടി അവിടെ ഉള്ളത് കൊണ്ടാണ്. ആനന്ദത്തിന് വിപരീതമായുള്ള ദുഃഖം കൂടി അവിടെ ഉണ്ടാകാം. ഇവിടെ ആനന്ദത്തിന്റെ ധാരാളിത്വമുണ്ടോ അവിടെ ദുഃഖത്തിന്റെ ലേശത്വമുണ്ട്. അല്ലെങ്കിൽ ഇന്നിന് പറയുന്നു അത് ആനന്ദത്തിന്റെ ആധിക്യമുണ്ടെന്ന്. ആനന്ദത്തിന്റെ ആധിക്യമുള്ളിടത്ത് ദുഃഖത്തിന്റെ ലേശമുണ്ട്, ദുഃഖലേശമുണ്ട്. അതാണ് പ്രാചുര്യാർത്ഥം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അവിച്ച ആനന്ദ പ്രചരിത്തെ ആനന്ദ പ്രാചുര്യാർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ ദുഃഖ അസ്തിത്വം പിന്നെയും മീതി അവിടെ കുറച്ച് ദുഃഖവും കാണും. സ്വർഗത്തെ പോലെ അവിടെ ദേവന്മാർക്കും ദേവതകൾക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്. പക്ഷേ അസുരം കടന്നു വരുമ്പോൾ ചെറിയ ദുഃഖവും വരും. അപ്പോൾ എല്ലാം വിട്ടോടേണ്ടി വരും. വീണ്ടും ഒരു അവതാരത്തിന് അവർക്ക് കാത്തിരിക്കേണ്ടി വരും. ആനന്ദത്തിന്റെ ആധിക്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലേ സമാധി, സുഖത്തെ അനുഭവിക്കുന്നതാണ്. സമാധി പോയിരുന്നു, ആ സുഖത്തെ അനുഭവിക്കുന്നു. പക്ഷെ ഇപ്പോഴും ആ സുഖത്തെ അനുഭവിച്ചിരിക്കാൻ പറ്റില്ല. സമാധിയിൽ നിന്ന് വിത്താനം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരുന്നു. സമാധി നഷ്ടപ്പെട്ടുപോയി. സമാധിയെക്കുറിച്ചുള്ള സ്മരണയുണ്ട്, അവിടെ എത്ര ആനന്ദകരമായിരുന്നു. ഇപ്പോഴോ താൻ വീണ്ടും താ ലൗകികനായി വ്യവഹാരിയായിരിക്കുന്നു. ആനന്ദ ദുഃഖത്തിന് ഹേതുവായി. സമാധിയുടെ ആനന്ദം അനുഭവിച്ചുകൊണ്ടല്ലേ അവന് വിധാന ദശയിൽ വന്നിരുന്ന് സമാധിയെക്കുറിച്ച് വിലപിക്കുന്നു. അയ്യോ എനിക്ക് നഷ്ടമായി പോയുള്ളൂ, ആനന്ദത്തിന് എനിക്ക് സ്ഥിരമായിരിക്കാൻ കഴിയുന്നില്ലല്ലോ. ആനന്ദം ഒരിക്കൽ നേടി പിന്നെ എത്രയോ കാലമായി പരിശ്രമിച്ചിട്ടോ നേടാൻ കഴിയുന്നില്ലല്ലോ. ഇനി അത് ഒരിക്കലെങ്കിലും നേടാൻ കഴിയുമോ എന്നുള്ള ആശങ്ക, ഓ പലതരത്തിലുള്ള ദുഃഖങ്ങളാണ് സമാധി ആനന്ദം പോലും കൊടുക്കുന്നത്. അല്ലെങ്കിൽ സമാധിയിൽ നിന്ന് വിധാന ദശയിലേക്ക് വന്ന ഒരാള് തൃപ്തനായിരിക്കണം, അതേ ആനന്ദത്തിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അയാൾ വീണ്ടും സമാധിക്ക് വേണ്ടി പരിശ്രമിക്കാതിരിക്കണം. സമാധിയിൽ നിന്ന് തിരിച്ചു വരുന്ന ആളുടെ അടുത്ത ശ്രമം എന്താണ്? വീണ്ടും സമാധിയിലേക്ക് പോകും. എന്തുകൊണ്ട്? അയാൾ പറയും, അവിടെ ഞാൻ വിലക്ഷണമായ ആനന്ദത്തെ അനുഭവിച്ചു, അത് ഈ ജാഗ്രതയിൽ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. ജാഗ്രത എന്തായിരിക്കും? ആ സമാധി ആനന്ദത്തെ അനുഭവിക്കാൻ കഴിയാത്തതിനുള്ള മനപ്രയാസമായിരിക്കും. ആ മനപ്രയാസം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും അഭ്യാസം ചെയ്ത് വീണ്ടും അവിടെ പോകുന്നു. അപ്പൊ ആനന്ദം അവിടെ കൈവിട്ടു പോകുന്നു. ഇത് സർവത്ര, ഇവിടെയൊക്കെ ആനന്ദം അനുഭവിക്കുന്നു, അവിടെയല്ല. തത്വബോധത്തിനൊഴികെ അവിടെ അപ്രാപ്യമായ ഒന്നിനെ പ്രാപിക്കുന്നില്ല, പ്രാപിച്ച ഒന്നിനെ സംരക്ഷിക്കുന്നില്ല, ത്യജിക്കുന്നുമില്ല. അതാണ് അതിന്റെ വ്യത്യാസം. അതുകൊണ്ട് ആനന്ദ പ്രചരിത്തെ ആനന്ദത്തിന്റെ ആധിക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖ അസ്തിത്വമായി ഗമ്യതേ, അവിടെ ദുഃഖവും വരും. പ്രാചുര്യസ്യ ലോകേ പ്രതിയോഗി അല്പത്വം അപേക്ഷത്വം. ധാരാളം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് വിപരീതമായിട്ടുള്ളത് പ്രതിയോഗി അല്പത്വം, അതുപോലെ ലേശമുണ്ടെന്ന് സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ട് സമാധിയുടെ ആനന്ദം ലഭിക്കാത്തതിൽ ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല. ഇതുവരെ ഞാൻ പരിശ്രമിച്ചിട്ടും കിട്ടിയില്ലല്ലോ എന്ന് നിരാശപ്പെടേണ്ട കാര്യമില്ല. നിരാശ കൊണ്ട് പറയുന്നതല്ല, തത്വത്തെ പറയുകയാണ്. അങ്ങനെ വ്യാഖ്യാനിച്ചു ഇവിടെ പറയുന്ന തത്വം അതാണ്. കാരണം ആനന്ദ പ്രാചുര്യത്തിൽ പ്രതിയോഗി അല്പത്വം ഉണ്ടായിരിക്കും, അത് പൂർണ്ണമായ സംതൃപ്തിയെ കൊടുക്കത്തില്ല. എന്തുകൊണ്ട്? അത് അതിന്റെ സാധിശയസ്ഥിതിയാണ്. അത് മാത്രമല്ല അവിടെ പറയുന്നു തഥാജസതി എത്ര നാണ്യത് പശ്യതി നാണ്യത് ശൃണോതി നാണ്യത് വിജാനാതി സഭൂമ ഇത് ഭൂമിനി ബ്രഹ്മണി തദ് വ്യതിരിക്ത അഭാവശ്രുതി ഉപരുദ്ധി അതല്ല പറയണം. നിങ്ങൾ ആനന്ദപ്രചുരം അവിടെ അനുഭവിക്കുകയാണ് എന്ന് പറയുകയാണ്. ഞാനിതൊക്കെ വിട്ടുപോയി, ജാഗ്രത വിട്ടുപോയി, സുഷുപ്തി വിട്ടുപോയി, സ്വപ്നം വിട്ടുപോയി, വേറെ ഏതോ ഒരു അവസ്ഥയിലെത്തി അവിടെ ഇരുന്ന് വലിയ ആനന്ദത്തെ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പരമാർത്ഥ സ്വരൂപത്തെ വിശദീകരിക്കുന്ന അങ്ങനെയല്ല. എത്ര നാണ്യ പശ്യതി അവിടെ മറ്റൊന്നും കാണുന്നില്ല, നാണ്യ ശൃണോതി മറ്റൊന്നും കേൾക്കുന്നില്ല, നാണ്യ വിജാനാദി മറ്റൊന്നിനെയും വിശേഷിച്ച് അനുഭവിക്കുന്നില്ല എന്നാണ്. വിജാനാദി വിശേഷങ്ങളുള്ള ജ്ഞാനം അനുഭവം അവിടെ ഇല്ലെന്നാണ്. പിന്നെ എങ്ങനെ ആനന്ദത്തെ അനുഭവിക്കാൻ പറ്റും? ഇനി അങ്ങനെ ഒരു ആനന്ദത്തെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതങ്ങനെ പരമാർത്ഥമാകും. സ്വർഗത്തിൽ പോയി സുഖത്തെ അനുഭവിച്ചിട്ട് തിരിച്ച് ഭൂമിയിലേക്ക് വരുന്നത് പോലെയുള്ളൂ. ഇവിടെ തന്നെ ഇരുന്ന് ഒരഭ്യാസം കൊണ്ട് കുറച്ച് സുഖത്തെ അനുഭവിച്ചിട്ട് തിരിച്ചു വരിക. കാരണം അവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ന അന്യ വിജാനാദി വിശേഷിച്ച് അനുഭവം ഇല്ല. അപ്പൊ പിന്നെ അവിടെ ആനന്ദാനുഭവം ഇങ്ങനെ ഉണ്ടാകും. അപ്പൊ ഏതെങ്കിലും ഒരവസ്ഥയിൽ ഉണ്ടാകുന്ന ആനന്ദാനുഭവം അവിടെയാണ് പ്രാചുര്യം വരുന്നത്. ബ്രഹ്മത്തെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ഒരു പ്രാചുര്യത്തെ നിഷേധിക്കുന്നു. അവിടെ അങ്ങനെ ഒന്നില്ല. ഒരാൾ പറയും അങ്ങനെയല്ല, ഞാൻ അന്യമായ ഒരു ആനന്ദത്തെ അനുഭവിച്ചില്ല, പക്ഷേ എന്നെ തന്നെ ഞാൻ ആനന്ദമായി അനുഭവിച്ചു എന്ന് പറയും. വിശേഷിച്ചൊന്നും അനുഭവിച്ചില്ല, സ്വയം എന്നെ തന്നെ ഞാൻ അവിടെ ആനന്ദമായി അനുഭവിച്ചു പറയുന്നു. നീ നിന്നെ തന്നെ സ്വയം ആനന്ദമായി അനുഭവിച്ചു, അത് പരമാർത്ഥമാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അത് പരമാർത്ഥമാണെങ്കിൽ അത് നഷ്ടപ്പെടത്തില്ല. പരമാർത്ഥത്തിനങ്ങനെ നഷ്ടപ്പെടാൻ പറ്റും? അതങ്ങനെ ഇല്ലാതാകും. ആനന്ദം വന്നോ ദുഃഖം വന്നോ എന്ത് പേരിട്ടോ വിളിക്കുക, സ്വയം എന്നെ തന്നെയെന്ന് പറഞ്ഞോളൂ, അതെങ്ങനെ നഷ്ടപ്പെടും? നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊരവസ്ഥാന്തരം മാത്രമാണ്, ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് പോകും. അത് സച്ചിദാനന്ദം അല്ല, അത് നഷ്ടപ്പെടുന്നതല്ല എന്നാണ് അതിനെക്കുറിച്ചുള്ള ബോധം. ഇതങ്ങനെയല്ല, ഒരു വിശേഷമായ ഒരു അനുഭവം എനിക്കുണ്ടായി, നഷ്ടപ്പെട്ടു പോയി. പറയുന്നു ഇത് എന്റെ അനുഭവമല്ലേ നിങ്ങളെ ചോദ്യം ചെയ്യുന്നത്. എന്റെ അനുഭവത്തെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ എന്താ കാര്യം? ഞാൻ വളരെ പരിശ്രമിച്ചു, സമാധിയെ നേടി, അവിടെ ഞാൻ ആനന്ദത്തെ അനുഭവിച്ചതൊക്കെ എന്റെ അനുഭവത്തെ പറയുന്നു, നിങ്ങൾക്കതൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ അതിനെ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാലോ? ഒന്ന് അനുഭവം എന്നുള്ളത് കൊണ്ട് മാത്രം അത് പരമാർത്ഥമാകണമെന്നില്ല. എന്തുകൊണ്ട്? അനുഭവമാണ് ഭ്രാന്തി, അനുഭവമാണ് അനുഭവം. ഭ്രാന്തിയായിട്ട് വരാം, ഭ്രാന്തി അനുഭവമാണ്. ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഭ്രാന്തിയെ നിരാകരിക്കുക പരമാർത്ഥ ബോധത്തിലൂടെ. അപ്പോൾ പരമാർത്ഥ ബോധത്തിലൂടെ ഭ്രാന്തിയെ നിരാകരിക്കുന്നവൻ ഇത്തരം ഒരു ഭ്രാന്തികളുടെയും പിറകെ പോകത്തില്ല. അവൻ പരമാർത്ഥ ബോധത്തിലായി, അവൻ പരമമായി ആശ്രയിക്കുന്ന ആ പരമാർത്ഥത്തെ ആയിരിക്കും, അതിനുവേണ്ടി അവൻ ആ ബോധത്തെ സ്വീകരിച്ചിരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളിങ്ങനെ ആനന്ദത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നാന്യത് പശ്യതി നാന്യത് ശൃണോതി നാന്യത് വിജാനാദി സഭൂമ, അതാണ് ഭൂമാനന്ദം എന്ന് പറയുന്നത്. വ്യാപകമായ ആനന്ദം എന്ന് പറയുന്നത് അതാണ്. അത് പരിച്ഛിന്നമായ ബുദ്ധിക്ക് വിഷയമാകുന്ന ഒന്നല്ല. ഇത് ഭൂമിനി ബ്രഹ്മണി തദ് വ്യതിരിക്ത അഭാവശ്രുതി ഉപരുദ്ധ്യത. ഭൂമാവായിരിക്കുന്ന ആ ബ്രഹ്മത്തിൽ അതിൽ നിന്ന് വ്യതിരിക്തമായ സർവത്തെയും നിഷേധിക്കുന്ന ആ ശ്രുതിക്ക് തന്നെ വിരോധം വരും. നിങ്ങളവിടെ ആനന്ദ പ്രാചുര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പൊ മയപ്രത്യയത്തിന് പ്രാചുര്യ അർത്ഥമെടുത്തിട്ട് ആനന്ദമയൻ എന്ന് പറഞ്ഞാൽ ആനന്ദ പ്രാചുര്യമാണ് എന്ന് പറഞ്ഞാലും ശരിയാകും. അതെല്ലാം പറയുന്നതിന് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. ഉപാസിക്കാം, അതിന് ഫലമുണ്ടാകും. പക്ഷേ ഇവിടെ പറയുന്ന അത് പരമാർത്ഥമാണോ എന്നുള്ള കാര്യമാണ്. ഇവിടെ എന്താണ്, സത്യത്തെ വെളിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ശ്രുതിയും ഭാഷ്യകാരനും. അപ്പൊ സത്യമല്ലാത്ത എല്ലാത്തിനെയും നിഷേധിക്കുന്നത്, ആർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയാലും ശരി, ആർക്കൊക്കെ അസൗകര്യങ്ങൾ ഉണ്ടാക്കിയാലും ശരി, സത്യമല്ലാത്തതിനെല്ലാം അത് അസത്യമാണ് എന്നു പറയും. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെയുള്ള ഒരു വിശേഷ വിജ്ഞാനത്തെ, ഒരു വിശേഷ അനുഭവത്തെ നിഷേധിക്കുന്നത്. Shanti, shanti, shanti.